ഗുരുമുരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത മൂന്നാം അധ്യായം പതിനാറാം ശ്ലോകം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് കർമ്മ ചക്രത്തെക്കുറിച്ചാണ്. കർമ്മം യജ്ഞരൂപത്തിലുള്ള കർമ്മങ്ങൾ, അതിൽ നിന്ന് അതാണ് പ്രജകളുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് യജ്ഞം അത് കർമ്മയോഗി അനുഷ്ഠിക്കണം, അതിനടുത്ത് പറയുന്നത് പതിനാറാമത്തെ ശ്ലോകത്തിൽ കർമ്മയോഗി യജ്ഞം അനുഷ്ഠിച്ച് തന്നെ തീരണം. മുഖ്യമായിട്ടും പഞ്ചമഹായജ്ഞം. ഏവം പ്രവർത്തിതം ചക്രം നാനോ വർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മുഖം പാർത്ഥ സജീവതി. ഇവിടെ ഒരു ചോദ്യം, പ്രവൃത്തി കർമ്മം ക്രിയ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഭാഷയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അർത്ഥത്തിൽ പ്രവൃത്തി കർമ്മം ക്രിയ ധർമ്മം ഇതൊന്നും ഇവിടെ ഗീതയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ യാതൊരു വ്യത്യാസമില്ല. ഇതെല്ലാ സംസ്കൃത പദങ്ങളും മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്, ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ യാതൊരു വ്യത്യാസവുമില്ല. മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കർമ്മഫലമുണ്ട്. മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മമാണ് കർമ്മമായതുകൊണ്ട് അതിന് ഫലവുമുണ്ട്. കർമ്മം ഉണ്ടെങ്കിൽ അവിടെ ഫലവുമുണ്ട്. ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർമ്മഫലം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് സുഖദുഃഖമാണ്. മനസ്സുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അതിന്റെ ഫലം ഉണ്ടാകുന്നു. അപ്പൊ ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ പാചകം ചെയ്തില്ല, അപ്പൊ അതിന്റെ ബാഹ്യമായ കർമ്മഫലം കിട്ടുന്നില്ല. പക്ഷെ മുഖ്യമായ കർമ്മഫലം മുഖ്യമായ കർമ്മഫലം എന്ന് പറയുന്നത് പാകത്തിന്റെ ഫലം. നേരത്തെ പറഞ്ഞു, എല്ലാ കർമ്മങ്ങളുടെയും മുഖ്യമായ ഫലം സുഖദുഃഖങ്ങളാണ്. അത് മാനസികമായാലും ശാരീരികമായാലും ശരി, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവശ്യം ഉണ്ടാവും. അത് സുഖദുഃഖ രൂപത്തിലുള്ളതാണ്. പിന്നെ കർമ്മങ്ങൾക്ക് അനന്തഫലമാണ്, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാഹ്യമായുള്ള കർമ്മങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മുഖ്യമായ സുഖദുഃഖ അനുഭവങ്ങൾ കൂടാതെ മറ്റ് ഫലങ്ങളും ഉണ്ടാകും. പിന്നെ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴെല്ലാം മനസ്സ് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കേവലം ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും മനസ്സും പ്രവർത്തിക്കുന്നു. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, ശരീരവും മനസ്സും കൂടി ചേർന്നിട്ടാണ് കർമ്മം പൂർത്തിയാകുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ഏതായാലും, മനസ്സായാലും ശരി, ശരീരമായാലും ശരി, വാക്കായാലും കർമ്മഫലം മുഖ്യമായിട്ടും സുഖദുഃഖങ്ങൾ തന്നെയാണ്. ബാക്കിയെല്ലാം അതിൻ്റെ ഗൗണഫലങ്ങൾ അല്ലെങ്കിൽ അവാന്തര ഫലങ്ങൾ എന്ന് പറയുന്നു. എന്താണ്, എങ്ങനെയാണ് അഹന്തയെ തിരിക്കേണ്ടതെന്ന്? അഹന്തയെ തിരിക്കുന്നതിന് വേണ്ടിയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ചിത്തശുദ്ധി എന്ന് പറയുന്നത് അഹങ്കാര ഒരാൾ ആത്യന്തികമായി അഹന്തയുടെ നാശം ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു. പക്ഷെ അഹന്തനാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ സാധനങ്ങളും. അഹന്തയെ തിരിക്കുന്നതിനുള്ള ഉപായം എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും നല്ല ഉപായം തന്നെ, പ്രാർത്ഥനയും ജപവും ധ്യാനവും യോഗവും കർമ്മവും ജ്ഞാനവും എല്ലാം അഹന്തയെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത് അഹന്തയെ തിരിക്കാൻ വേണ്ടി എന്നൊന്നില്ല. എല്ലാത്തിൻ്റെയും ലക്ഷ്യം അഹന്തയുടെ ത്യാഗമാണ്, വിവേകവും എല്ലാം. അതുകൊണ്ട് അഹന്തയെ തിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അഹന്തയെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ആധ്യാത്മിക സാധനകളും. ഇവിടെ ഭാഷ്യത്തിൽ പറയുന്നു, ഏവം ഇത്ഥം ഈശ്വരേണ വേദയജ്ഞപൂർവകം ജഗച്ചക്രം പ്രവർത്തിതം അനുവർത്തനീയ ലോകേ യഹ കർമ്മണ്യ അധികൃതഃ സൻ അഖായുഃ അഖം പാപം ആയുഃ ജീവനം യസ്യസു അഖായുഃ പാപജീവനം ഇതി യാവത്. ഏവം ഇത്ഥം ഈശ്വരേണ വേദയജ്ഞപൂർവകം, എല്ലാ യജ്ഞങ്ങളും വേദമൂലകമാണ്. ഒന്നുകിൽ വേദം നേരിട്ട് പറയുന്നു, അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കി ആചാര്യന്മാർ സ്മൃതികളിലൂടെ നിർദ്ദേശിക്കുന്നു. മുഖ്യമായിട്ടും പറഞ്ഞു ദേവയജ്ഞം തുടങ്ങിയ യജ്ഞങ്ങൾ. ഇപ്പൊ ജീവിതത്തിലെ സർവകർമ്മങ്ങളും സർവസൽക്കർമ്മങ്ങളും യജ്ഞരൂപത്തിലുള്ളതാണ്. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന വേദമാണ്. അത് ഇതിന് ജഗത് ചക്രം എന്ന് പറയുന്നു. കാരണം ആ യജ്ഞത്തിൽ തുടങ്ങി ജീവിതത്തിൽ വന്നു ചേരുന്ന ഇത് ഈശ്വരനാണ് പ്രവർത്തിതം, ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനാരാണോ ന അനുവർത്തയതി അനുസരിക്കാതിരിക്കുന്നത്, ആരാണോ അതിനെ അനുസരിക്കാതിരിക്കുന്നത്, ഇഹ ലോകേ കർമ്മണ്യധികൃത ഹസ്തൻ കർമ്മത്തിന് അധികാരിയായിട്ടുള്ളത്, ഏതൊരുവനാണോ ഇത് അനുസരിക്കാതിരിക്കുന്നത് എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാതിരിക്കുന്നത്. കർമ്മണം അനാരംഭ, നേരത്തെ പറഞ്ഞു കർമ്മം ചെയ്യാതിരിക്കുക, അലസത കൊണ്ട് അല്ലെങ്കിൽ വിഘ്നങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷചിന്തകളുണ്ട്, ഒരുവൻ ഈ പറയുന്ന യജ്ഞരൂപത്തിലുള്ള ഈശ്വര ആരാധനാരൂപത്തിലുള്ള കർമ്മത്തെ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ അഖായുവാണ്. അഖം പാപം ആയുഹ ജീവനം, പാപജീവിതം നയിക്കുന്നവനാണ്. യശസ്സു അഖായു പാപജീവന ഇതിയാവ്, അവന്റെ ജീവിതം പാപമംഗിലമാണ്. ഇപ്പൊ കർമ്മം ഉപേക്ഷിക്കുന്നതാണ് പാപത്തിന് കാരണം, അല്ലാതെ കർമ്മം ചെയ്യുന്നതല്ല. പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാനുവർത്തയരി, കർമ്മത്തെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ അഖായുവായിത്തീരും, പാപജീവിതമുള്ളവനായിത്തീരും. കർമ്മം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പറയുന്നു ഇന്ദ്രിയാരാമഹ ഇന്ദ്രിയരാരാമഹ ആരമണം ആക്രീഡ വിശേഷിയസി ഇന്ദ്രിയാരാമോ മോഹം വൃഥാ ഹേ പാർത്ഥ സജീവൻ. അവൻ ഇന്ദ്രിയാരാമനായിത്തീരുന്നു. എന്തുകൊണ്ട്? ഇവിടെ പറയുന്ന ഈശ്വര ആരാധനാരൂപത്തിലുള്ള സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ശാസ്ത്ര നിർദ്ദേശിക്കുന്ന തരത്തിൽ ഇവിടെ പറയുന്ന കർമ്മയോഗ രീതിയിൽ ഈ കർമ്മങ്ങൾ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വരസ്മരണയോടുകൂടി അഹന്തയെ ത്യജിച്ചുകൊണ്ട് ഒരുവൻ അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുവരുന്നു? അവൻ പിന്നീട് കർമ്മം അവന്റെ സഹജ വാസനകൾക്കനുസരിച്ച് ചെയ്യും. അപ്പൊ മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾ എങ്ങനെയാണോ ആഹാര മൈഥുനാദികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്, അതുപോലെ ആ മനുഷ്യനും ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ എന്തായിത്തീരും? ഇന്ദ്രിയ ആരാമനാവും. ഇന്ദ്രിയ ആരാമ ആരമണം ആക്രീഡ വിഷയേഷു, വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളിലൂടെ സന്തോഷിക്കുന്നവനായിത്തീരും. ഇന്ദ്രിയാരാമോ അവനെന്താണ്? മോഹം വൃഥാ ഹേ പാർത്ഥ സജീവതി, അവന്റെ ജീവിതം വിരുദ്ധമാണ്, അവൻ വൃഥാ ജീവിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ യോഗമായി അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവന്റെ കർമ്മവാസനകൾ നിലനിൽക്കുന്നത് കൊണ്ട് അവൻ സ്വാഭാവികമായും കർമ്മങ്ങളിൽ പ്രവർത്തിക്കും. പ്രവർത്തിക്കുമ്പോൾ അത് അനിയന്ത്രിതമായി തീരും. കേവലം വിഷയ ആരാമന്മാരായി ജീവിതം വ്യർത്ഥമാക്കും. തസ്മാത് അജ്ഞേന അധികൃതേന കർത്തവ്യമേവ കർമ്മേതി പ്രകരണാർത്ഥ. അതുകൊണ്ടെന്താണ് ഇവിടെ പറയുന്നു? അജ്ഞനാണ്, അധികാരിയാണ് എങ്കിൽ കർമ്മം ചെയ്യുക തന്നെ വേണം. അത് കർമ്മം യോഗാത്മകമായി ചെയ്യുക തന്നെ വേണം എന്നർത്ഥം. പ്രാഗ് ആത്മജ്ഞാന നിഷ്ഠ യോഗ്യതാ പ്രാപ്തേ താദർഥേന കർമ്മയോഗാനുഷ്ഠാനം അധികൃതേന അനാത്മജ്ഞേന കർത്തവ്യം ഏവ ഇത്യേത്. ഇതുവരെ പറഞ്ഞതിന് ചുരുക്കി പറയുകയാണ്, പ്രാക് ആത്മജ്ഞാന നിഷ്ഠായോഗ്യത പ്രാപ്തി, ആത്മജ്ഞാന നിഷ്ഠയ്ക്കുള്ള യോഗ്യത ചിത്തശുദ്ധി, അതിന്റെ പ്രാപ്തിക്ക് പ്രാഗ് മുമ്പ്, ഒരുവൻ ചിത്തശുദ്ധിയെ നേടുന്നതിന് മുമ്പ് താദർഥ്യേന ആ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മയോഗാനുഷ്ഠാനം, കർമ്മയോഗാനുഷ്ഠാനത്തെ അധികൃതേന അതിനധികാരിയായിട്ടുള്ളവൻ എങ്ങനെയുള്ളവനാണ്? അവൻ അനാത്മജ്ഞേന അജ്ഞൻ, അവനത് കർത്തവ്യം ഏവ ചെയ്ത് തന്നെ തീരണം. ഏവകാരം പറയുന്നതിന് വേണ്ടിയിട്ടാണ്, അവൻ ചെയ്യുക തന്നെ വേണം. അല്ലാതെ കർമ്മത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടൊരാൾ സന്യാസി ആകത്തില്ല. കർത്തവ്യമായ കർമ്മങ്ങളെ അവൻ അനുഷ്ഠിച്ച് തന്നെ തീരണം എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരയാത്രാവിജത്തേന കർമ്മണം അനാരംഭാതെ എന്ന് തുടങ്ങി ശരീരയാത്രാവി കർമ്മം ചെയ്യാതെ നിനക്ക് ജീവിക്കാൻ കൂടി സാധ്യമല്ല എന്ന് പറഞ്ഞ് വീണ്ടും യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര എന്ന് തുടങ്ങി മോഹം പാർത്ഥ സജീവതി ഇത്യവ മന്ത്രേന. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരിടത്ത് പറഞ്ഞു, ആദ്യം പറഞ്ഞത് കർമ്മം ചെയ്തേ മതിയാവൂ, കർമ്മത്തെ വിടരുത്. രണ്ടാമത് പറഞ്ഞു, നീ കർമ്മത്തെ വിട്ടുകഴിഞ്ഞാൽ അത് പാപമാണ്, ജീവിതം വ്യർത്ഥമായി തീരും. മോഹം പാർത്ഥ സജീവതി ഇത്യവ മന്ദേന വിഗ്രന്ഥേന. ഇത്രയും ഭാഗങ്ങളിലുള്ള ഈ വരികളിലൂടെ എന്താണ് പറഞ്ഞത്? പ്രാസംഗികം അധികൃതസ്യ അനാത്മവിത, അധികാരിയായിട്ടുള്ളവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അധികാരിയായിട്ടുള്ളവൻ അനാത്മജ്ഞനാണ്, അവൻ ആത്മബോധമില്ല. അവന് കർമാനുഷ്ഠാനെ ബഹുകാരണമുക്തം, കർമാനുഷ്ഠാനത്തിൽ പല കാരണങ്ങളെ പറഞ്ഞു. തദകരണീക ദോഷ സങ്കീർത്തനം കൃതം, കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് കർമ്മത്യാഗം പാടില്ല, അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. കർമ്മത്യാഗം ഒരു കാരണവശാലും പാടില്ല, അത് ജീവിതം വ്യർത്ഥമാക്കും. അതുകൊണ്ട് ഗീതയിൽ ഒരിടത്തും അങ്ങനെയുള്ള കർമ്മത്യാഗത്തെ ഉപദേശിക്കുന്നില്ല. അജ്ഞൻ കർമ്മം, അതുകൊണ്ട് പറയുന്നുണ്ട് അധികൃതൻ, കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ, അത് ചെയ്യേണ്ടത്, അത് കർത്തവ്യമായി കരുതുന്നവൻ, ഒരിക്കലും അതിനെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിക്കുന്നത് കർമ്മ സന്യാസമല്ല, അങ്ങനെ ഉപേക്ഷിക്കുന്നതാണ് പാപം. കർമ്മം ചെയ്യുന്നത് ഒരിക്കലും പാപമല്ല. കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും, കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും വാസന ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് അവനെ ഒരിക്കലും ബന്ധനസ്ഥനാക്കുന്നില്ല. അക്കാര്യം ഇവിടെ വളരെ വ്യക്തമായി ഭാഷ്യത്തിലും മൂലത്തിലും പറഞ്ഞിരിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ നോക്കുക, യഹ ഏതൊരുവനാണോ ഏവം ഇഹ ഇവിടെ ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കർമ്മ നിയമത്തെ, ചക്രം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ നിയമം, ഈശ്വരൻ ഏർപ്പെടുത്തിയിരിക്കുന്ന കർമ്മ നിയമം, ന അനുവർത്തയതി അനുസരിക്കാതിരിക്കുന്നത്, ഹേ പാർത്ഥാലയോ അർജുന, സ ഇന്ദ്രിയാരാമോ ആ ഇന്ദ്രിയാരാമൻ, ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആനന്ദിക്കുന്നവൻ ആയ അഖായുഹു പാപജീവി, മോഹം ജീവതി വ്യർത്ഥമായി ജീവിക്കുന്നു, അവന്റെ ജീവിതം വ്യർത്ഥമാണ്. നമ്മുടെ കർമ്മത്തെ ഒരു കാരണവശാലും ആധ്യാത്മിക സാധന എന്ന് കരുതി ത്യജിച്ചു കളയരുത്. അതാണ് ആധ്യാത്മികം എന്ന് കരുതി കർമ്മത്തെ ഉപേക്ഷിക്കരുത്. ഏവം പ്രവർത്തിതം ചക്രം നാനവർത്തയതിഹയഹ അഖായുരിന്ദ്രിയാരാമോ മുഖം പാർത്ഥ സജീവതി. യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവാ ആത്മന്യേവ ച സന്തുഷ്ടാ തസ്യ കാര്യം ന വിദ്യതേ. ഇനി സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു. ആജ്ഞന് കർമ്മത്തെ വിധിച്ചിരിക്കുകയാണ്. അതേസമയം എന്തുകൊണ്ട് കർമ്മമാണ് കർത്തവ്യമായിരിക്കുന്നു, കർത്തവ്യമായിരിക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അല്ല, കർമ്മത്തെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയല്ല. അജ്ഞാനം കൊണ്ടവന് കർത്തൃത്വ ബോധമുണ്ട്, അതുകൊണ്ട് തന്നെ അവന് കർത്തവ്യം ഉണ്ട്, എനിക്കിന്നത് ചെയ്യേണ്ടതാണെന്ന് അവൻ കരുതുന്നു. അങ്ങനെ കരുതുന്നതിനാണ് ഉപേക്ഷിക്കുന്നത് അർജുനെ പോലെ. അർജുനൻ എന്ത് ചെയ്തു, ആദ്യം താൻ യുദ്ധം ചെയ്യേണ്ടവനാണെന്ന് നിശ്ചയിച്ചു, എന്നിട്ട് അതിനൊരു വൈഷമ്യം അതിലുണ്ടായപ്പോൾ അതിനെ ഉപേക്ഷിച്ചു, അതിനെയാണ് നിഷേധിക്കുന്നത്. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ഏവം സ്ഥിതി കിമേവം പ്രവർത്തിതം ചക്രം സർവേണ അനുവർത്തനീയം, ഇങ്ങനെ ഒരു സിദ്ധാന്തം നിലനിൽക്കെ, അല്ലെങ്കിൽ ഈശ്വരന്റെ കർമ്മ നിയമം ജീവികൾ സർവരും അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കെ, സർവീണ അനുവർത്തനീയം, ഇതെല്ലാവരും ഇത് ചെയ്യണമോ? അഹോസിത്, അതോ മറിച്ച് പൂർവോക്ത കർമ്മയോഗ അനുഷ്ഠാന ഉപായ പ്രാപ്യം അനാത്മവിധ ജ്ഞാനയോഗേനൈവ നിഷ്ഠാം ആത്മവിദ്ധി സാഖ്യീർ അനുഷ്ഠേയം അപ്രാപ്തേനൈവ ഇത്യവുമർത്ഥം അർജുനസ്യ പ്രശ്നം ആകാംക്ഷ്യ സ്വയമേവ വാ ശാസ്ത്രാർത്ഥസ്യ വിവേകപ്രതിപത്യർത്ഥം ഏവം വൈത്തം ആത്മാനം വിദിത്വ നിവൃത്ത മിഥ്യാജ്ഞാനാഹ സന്തഹ ബ്രാഹ്മണാഹ മിഥ്യാജ്ഞാനവദ്ധി അവശ്യം കർത്തവ്യേഭ്യ പുത്രീഷണാദിഭ്യോ വിദ്ധായ അഥ ഭിക്ഷാചര്യം ശരീരസ്ഥിതി മാത്ര പ്രയുക്തം ചരന്തി ഇന്നത്തേഷാം ആത്മജ്ഞാന നിഷ്ഠാവിദ്രേകേണ അന്യകാര്യം അസ്ഥി. ഇവിടെ ഇതെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണോ അതോ ആർക്കെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും എന്ന് അർജുനന്റെ മനസ്സിലുണ്ടായ സംശയത്തെ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ തന്നെ സ്വയം ഇതിനെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ടു തരത്തിലുമാകാം. ഒന്നുകിൽ അർജുനന് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം എന്ന് കരുതി അതിന്റെ മറുപടി എന്നുള്ള നിലയ്ക്ക് അടുത്ത ശ്ലോകം അടുത്ത ഉപദേശം ഇവിടെ പറയുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഭഗവാൻ തന്നെ നിശ്ചയിച്ചു ഇതൊന്ന് വ്യക്തമാക്കണം, ഈ കർമാനുഷ്ഠാനത്തിന് സർവരും ബാധ്യസ്ഥരാണോ എന്നാണ്. അതാണ് പൂർവോക്ത കർമ്മയോഗാനുഷ്ഠാന ഉപായ പ്രാപ്യ മുമ്പ് പറഞ്ഞതായ കർമ്മയോഗാനുഷ്ഠാനം, അതിലൂടെ പ്രാപ്തമാകുന്ന എന്താണ് ജ്ഞാനയോഗം. അതാരാണ് അനുഷ്ഠിക്കേണ്ടത്? അനാത്മവിത. അനാത്മവിത്തിന്റെ കർമ്മയോഗാനുഷ്ഠാനം അതിലൂടെ പ്രാപ്തമാകുന്ന ജ്ഞാനയോഗ നിഷ്ഠ, അത് ആർക്കാണുള്ളത്? ആത്മവിദ്ധി, ആത്മജ്ഞന്മാരുടെ എങ്ങനെയുള്ളവർ? സാഖ്യീ അനുഷ്ഠേയ, സാഖ്യന്മാരെ അനുഷ്ഠിക്കുന്ന, അതിനെ പ്രാപിക്കാത്തവർ ആ നിഷ്ഠ അപ്രാപ്തേന. അതിനെ പ്രാപിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ജ്ഞാനയോഗികൾക്ക് സാഖ്യന്മാർ അവരുടെ ആ നിഷ്ഠ, ജ്ഞാനനിഷ്ഠ. അതിനെ പ്രാപിക്കാത്തവർക്ക് വേണ്ടിയല്ലേ ഇത്? അതോ എല്ലാവർക്കും വേണ്ടിയാണോ? ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നവർക്കും വേണ്ടിയാണോ? ഇത്യവും അർത്ഥം അർജുനസ്യ പ്രശ്നം, ഇങ്ങനെയുള്ള അർജുനന്റെ ചോദ്യം ആശങ്ക. അല്ലെങ്കിൽ സ്വയമേവ, ഭഗവാൻ സ്വയം തന്നെ ശാസ്ത്രാർത്ഥസ്യ വിവേക പ്രതിപത്യർത്ഥം, ഈ ശാസ്ത്ര താല്പര്യത്തെ വേർതിരിച്ചറിയുന്നതിന്, ഇത് കർമ്മയോ നിഷ്ഠയും ജ്ഞാനനിഷ്ഠയും ഇത് രണ്ടും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അത് ശ്രുതി പറയുന്നുണ്ട്. എന്താണ്? ഏതം വൈത്തം ആത്മാനം വിദിത്വ, ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് നിവൃത്ത മിഥ്യാജ്ഞാനാഹ സന്തഹ, മിഥ്യാജ്ഞാനം നശിച്ച് ബ്രാഹ്മണാഹ സന്യാസിമാർ മിഥ്യാജ്ഞാനവദ്ഭി അവശ്യം കർത്തവ്യ, ഈ അജ്ഞാനികൾ അവശ്യമായി ചെയ്യേണ്ടതായ പുത്രേഷണാദിഭ്യ, പുത്രേഷണ നേരത്തെ പറഞ്ഞു ലോകേഷണ വിത്തേഷണ, ഇതിൽ നിന്നെല്ലാം വിദ്ധായ മുക്തരായി, അധ ഭിക്ഷാചര്യം അവർ ഭിക്ഷാചര്യം നിജ സന്യാസ നിഷ്ഠ, ശരീരസ്ഥിതി മാത്ര പ്രയുക്തം, ശരീരസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ആ അനുഷ്ഠാനം മാത്രം അവർ ചെയ്യുന്നു. ഇന്നത്തേഷാം ആത്മജ്ഞാന നിഷ്ഠാം വ്യതിരേകീണ അന്യ കാര്യമസ്തി, അവർക്കെന്താണ് ആത്മജ്ഞാന നിഷ്ഠയിൽ നിന്നും ഭിന്നമായി വേറെ ഒരു കർത്തവ്യമില്ല. യുദ്ധം പോലെയുള്ള കർത്തവ്യങ്ങളൊന്നും അവർക്കില്ല, അവർക്ക് കേവലം ആത്മജ്ഞാന നിഷ്ഠ മാത്രം. പക്ഷെ ആരാണ്? ആരാണോ ഈ ആത്മാവിനെ അറിഞ്ഞ് യേഷണകളിൽ നിന്നെല്ലാം നിവർത്തിക്കുന്നവൻ, അവന് മറ്റ് കർത്തവ്യങ്ങളൊന്നുമില്ല എന്ന് ബൃഹദാരണ്യ ശ്രുതി പറയുന്നു. അന്യകാര്യമസ്തി ഇത്യവും ശ്രുത്യർത്ഥം, ആ ശ്രുതിയുടെ താല്പര്യത്തെ ഇഹ ഗീതാശാസ്ത്രം പ്രതിപാദ ഇഷത, അതിനെ പ്രതിപാദനം ചെയ്യുന്നതിന് താല്പര്യപ്പെട്ടുകൊണ്ട് പ്രതിപാദയിഷിതം, പ്രതിപാദനം ചെയ്യാൻ താല്പര്യപ്പെട്ടത് ആവിഷ്കുർവൻ, അതിനെ പ്രകടമാക്കിക്കൊണ്ട് ആഹ ഭഗവാൻ, ഇവിടെ ഭഗവാൻ അടുത്ത് ഉപദേശം പറയുകയാണ്. ഇവിടെ ബൃഹദാരണ്യശ്രുതി എന്താണ് പറഞ്ഞത്? ഏഷണകളിൽ നിന്നെല്ലാം നിവർത്തിച്ചവൻ ആത്മാനം വിദിത്വ, അവൻ ആത്മാവിനെ അറിഞ്ഞിട്ട് പിന്നെ അവന് കർത്തവ്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞു അജ്ഞനാണ് കർത്തവ്യമുള്ളത്, ഇവൻ ആത്മബോധമുള്ളവനാണ്, അവന് കർത്തവ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മനിഷ്ഠ, അയാൾ ആത്മനിഷ്ഠയിൽ തന്നെ തുടരുന്നു. അയാൾ കർത്തവ്യമായിട്ട് ഒരു കർമ്മവും അനുഷ്ഠിക്കുന്നില്ല, അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. അത് ഭഗവാൻ പറയും, എനിക്ക് കർത്തവ്യങ്ങളൊന്നുമില്ലെങ്കിലും ഞാൻ കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്തിന്? ഞാൻ ആത്മനിഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് കർത്തവ്യ കർമ്മങ്ങളില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിച്ചാൽ മറ്റു ലോകരും അതുപോലെ അജ്ഞന്മാരും കർമ്മത്തെ ഉപേക്ഷിക്കും. അപ്പൊ അജ്ഞന്മാർ കർമ്മത്തെ ഉപേക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് കർത്തവ്യമില്ലെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പരമാർത്ഥത്തിൽ അവിടെ കർത്തവ്യമില്ല എന്ന് പറയുന്നു. അതാണ് ഇവിടെ കർത്തവ്യമില്ലെങ്കിലും കർമ്മം ചെയ്യാമോ എന്ന് ചോദ്യം. കർത്തവ്യമില്ല, പക്ഷേ കർമ്മം ചെയ്യണമോ വേണ്ടയോ? അപ്പോൾ അതിന് ഇവിടെ ഭഗവാന്റെ അഭിപ്രായം, കർത്തവ്യമില്ലെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. താൻ തന്റെ നിലപാടതാണ്, ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട്? അജ്ഞന്മാർ എന്നെ അനുകരിക്കും, അനുകരിച്ചിട്ട് ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ അവരും കർമ്മത്തെ ഉപേക്ഷിക്കും എന്നാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ അവിടെ കർമ്മമില്ല, അതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു തത്വം, ഞാൻ ഈ കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നുള്ളത് ചെയ്യുന്നതായും കാണുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നതായും കാണുന്നുണ്ട്, അവരുടെ പ്രാരബ്ധം അനുസരിച്ചിട്ടാണ്. ഭാഷ്യം അടുത്ത് പറയുന്നു, യസ്തു സാംഖ്യ ആത്മജ്ഞാനനിഷ്ഠ ആത്മരതി ആത്മന്യവരതിർണ വിഷയേഷു. ആത്മരതിയായിരിക്കുന്നു, ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നു. രമിക്കുക എന്ന് വെച്ചാൽ ആനന്ദിക്കുക. സാംഖ്യൻ ആത്മജ്ഞാനനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ ആനന്ദത്തിന് വേണ്ടി അയാൾ വിഷയങ്ങളെ ആശ്രയിക്കുന്നില്ല. ജ്ഞാനം കൊണ്ടത് ആത്മാവിൽ തന്നെ തൃപ്തനായിരിക്കുന്നു. പന്നപാനാദികൾ കൊണ്ട് അയാൾ തൃപ്തനാകുന്നില്ല. അതാണ് ആത്മരതിരേവസ്യ അദ്ഭവേ ആത്മതൃപ്തശ്ച ആത്മനായേവ തൃപ്ത ന അന്നരസാധന. അതെന്നെ പറയുന്നു, അയാൾ ബാഹ്യ വിഷയങ്ങളെ അന്നരസാദികളെ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സ്വയം തന്നിൽ തന്നെ അയാൾ തൃപ്തനായിരിക്കുന്നു, ആത്മബോധം കൊണ്ട് തന്നെ തൃപ്തനായിരിക്കുന്നു. അന്നരസാദികളിൽ അയാൾ തൃപ്തിയെ കാംക്ഷിക്കുന്നില്ല. മനവോ മനുഷ്യ സന്യസ്യ ആത്മന്യവജ സന്തുഷ്ട. അവൻ സർവം ത്യജിച്ചിട്ട് തന്നിൽ തന്നെ വിഷയങ്ങളെ ത്യജിച്ചിട്ട് സന്യസ്യ തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നു. ആത്മരതി ആത്മതൃപ്തി ആത്മതുഷ്ടി മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. സന്തോഷോ ഹി ബാഹ്യാർത്ഥലാഭേ സർവസ്യ ഭവതി. കാരണം മനുഷ്യൻ എന്റെ വിഷയാനുഭവങ്ങളെ വിഷയാനുഭവങ്ങളിൽ നിന്ന് അവനുണ്ടാകുന്ന ആനന്ദത്തെ ലോകരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. വിഷയരതി വിഷയതൃപ്തി വിഷയതുഷ്ടി എന്നെല്ലാം പറയുന്നു. ഈ പറയുന്ന അവയെ ഇവിടെ നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ലോകർ പറഞ്ഞു വരുന്ന വിഷയരതി വിഷയതൃപ്തി വിഷയതുഷ്ടി ഇത് പലതരത്തിലുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് മനുഷ്യന് വേണ്ടിയാണ് ഉപദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു മനുഷ്യൻ ഇത് സ്വീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പൊതുവെ പറഞ്ഞു കഴിഞ്ഞെല്ലാം ബാഹ്യ ഇവിടെ പറയുന്നത് സന്തോഷവും ഹി ബാഹ്യാർത്ഥ ലാഭി സർവസ്യഭവം. ബാഹ്യാർത്ഥ ലാഭം കൊണ്ടുണ്ടാകുന്നതാണ്, ബാഹ്യ വിഷയങ്ങളുടെ ലാഭം കൊണ്ടുണ്ടാകുന്നതാണ്. തം അനപേക്ഷ ആത്മന്യവജ സന്തുഷ്ട. അതിനെ അപേക്ഷിച്ച് അപേക്ഷിക്കാതെ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവൻ. എന്നാണ്. ഇതിന് ചില വ്യാഖ്യാതാക്കൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. കാരണം ഇവിടെ രതി, തൃപ്തി, തുഷ്ടി, ഇത് മൂന്ന് കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുഖ്യമായി പറഞ്ഞിരിക്കുന്ന ഒന്ന് രതി പറയുന്നു, ഇത് ഉത്കടമായ കാമതൃപ്തിയാണ്, അതാണ് രതി. അത്തരം ശാരീരികമായ കാമതൃപ്തികളെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയിട്ടാണ് അവന് ആത്മരതി. ലൗകികമായി ഒരുവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാമരതിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദമാണ് ആത്മജ്ഞാനി ആത്മനിഷ്ഠയിൽ നിന്നും പ്രാപിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ആത്മരതി എന്ന് പറഞ്ഞു. അവൻ കാമരതി അവനില്ല എന്ന് കാണിക്കാൻ വേണ്ടി. പിന്നീട് പറയുന്ന രണ്ടെണ്ണം ആത്മതൃപ്തിയും ആത്മതുഷ്ടിയും. അത് കഴിഞ്ഞ് സാധാരണ ശരീര സംബന്ധിയായി അന്നപാനാദികൾ അനുഭവിച്ച് വരുന്ന തൃപ്തി, ആ തൃപ്തിയും ആത്മജ്ഞൻ ആഗ്രഹിക്കുന്നില്ല, അതിനെ നിഷേധിക്കാൻ വേണ്ടി ആത്മതൃപ്തനെന്ന് പറഞ്ഞു. മൂന്നാമത് പറയുന്നത് തുഷ്ടി, സന്തുഷ്ടി, അതായത് മാനസികമായ ഉല്ലാസങ്ങൾ. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, മനോഹരമായ ദൃശ്യങ്ങൾ, മനസ്സിനുണ്ടാകുന്ന തുഷ്ടികൾ, സന്തുഷ്ടി, ആ സന്തുഷ്ടിയെയും ആത്മജ്ഞൻ അതിനെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ ജീവധർമ്മമായി വന്നുചേരുന്ന കാമം കൊണ്ട് ഉണ്ടാകുന്ന സന്തോഷം ശരീര സംബന്ധിയായി അന്നപാനാദികളിലൂടെ ഒരുവൻ അനുഭവിക്കുന്ന തൃപ്തി, ബാഹ്യമായി മാനസികമായ വിഷയാസ്വാദനത്തിലൂടെ ഒരുവൻ അനുഭവിക്കുന്ന സന്തുഷ്ടി. സാധാരണ മനുഷ്യർ ഈ മൂന്ന് തരത്തിലാണ് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് മാനവൻ എന്ന് പറഞ്ഞത്. ഒന്ന് സഹജമായ കാമപൂർത്തിയിലൂടെ വരുന്ന ആനന്ദം, മറ്റൊന്ന് ശാരീരികമായ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ ബാഹ്യവിഷയങ്ങളുടെ അനുഭവങ്ങളിലൂടെ വരുന്ന ആനന്ദം, മറ്റൊന്ന് മാനസ് തുഷ്ടി, മനസ്സുകൊണ്ട് വിഷയങ്ങളെ അനുഭവിച്ചുണ്ടാകുന്ന തുഷ്ടി, ബാഹ്യവിഷയങ്ങൾ. ആ മൂന്ന് തരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ ഏറ്റവും തീവ്രമായി വരുന്നതാണ് രതി, അതിനേക്കാൾ തീവ്രത കുറഞ്ഞതാണ് തൃപ്തി, സാമാന്യമായി വരുന്ന സുഖാനുഭവങ്ങളാണ് സന്തുഷ്ടി. അപ്പോൾ ഈ മൂന്ന് തരത്തിൽ ജീവന്മാർ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജ്ഞാനിയുടെ ആനന്ദാനുഭവം നിരപേക്ഷമാണ്. ഈ തരത്തിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യാർത്ഥങ്ങളെയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സഹജമായ ആനന്ദ ഉപായങ്ങളെയും ഈ ആത്മനിഷ്ഠൻ ആശ്രയിക്കുന്നില്ല, അവലംബിക്കുന്നില്ല. അതുകൊണ്ടാണ് മൂന്ന് പദങ്ങളിലൂടെ ആ വ്യത്യസ്തമായ ആനന്ദാനുഭവങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി പറഞ്ഞാണ്. അങ്ങനെയുള്ള മനുഷ്യൻ സന്യസ്യ, ഈ വിഷയ അനുഭവങ്ങൾക്കുള്ള എല്ലാ ഉപായങ്ങളെയും ത്യജിച്ചിട്ട്, ഇത്തരം ഒരു ഉപായങ്ങളെയും അവലംബിച്ച് ആനന്ദത്തെ അനുഭവിക്കാതെ ആത്മനിയവജ സന്തുഷ്ട, അവന്റെ ആത്മനിഷ്ഠ തന്നെയാണ് അവന്റെ പരമമായ ആനന്ദം, അതുതന്നെയാണ് അവന്റെ പരമമായ രതി, അതുതന്നെയാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ ഏറ്റവും വലിയ തൃപ്തി. തം അനപേക്ഷ ആത്മന്യവച്ച് സന്തുഷ്ട സർവതോ വിതൃഷ്ണ ഇത്യേത്, അവന് ഒരു തരത്തിലുള്ള ബാഹ്യമായ ആനന്ദ ഉപാധികളും അവനെ കീഴ്പ്പെടുത്തുന്നില്ല. ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ബാഹ്യമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനന്ദ ഉപാധിയെ, ആനന്ദത്തെ പ്രാപിക്കുന്നുള്ള ഒരു ഉപാധിയെ ഒരാൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ആ വിഷയത്തിന് അധീനനായി പോകും, കീഴ്പ്പെട്ടു പോകും. അവരുടെ അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും എല്ലാം വിഷയ പരവശത അനുഭവിക്കുന്നു. അങ്ങനെ ഒരു വിഷയ പരവശി ആനന്ദത്തിന് വേണ്ടി ഒരിക്കലും ഈ ജീവൻ മുക്തൻ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഒരാത്മജ്ഞാനിക്ക് അങ്ങനെയുള്ള ഒരു മാനസികമായ പാരവശ്യം അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മജ്ഞന് അത് മൂലമുണ്ടാകുന്ന ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നില്ല. ജീവൻ ഇത്തരത്തിൽ ഓരോ ഉപാധികളിലൂടെ ആനന്ദത്തെ അനുഭവിക്കുന്നതുകൊണ്ട് ആ ജീവന് ദുഃഖത്തെയും അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷെ ആത്മജ്ഞൻ ആത്മവിവേകം കൊണ്ട് ഈ ദൃശ്യ ആത്മതുഷ്ടനായിരിക്കുന്നവന് എന്താണ് തസ്യ കാര്യം കരണീയം ന വിദ്യതയും നാസ്തി, അവന് കർത്തവ്യമില്ല. എല്ലാ കർമ്മവും എല്ലാ കർത്തവ്യങ്ങളും എല്ലാ യജ്ഞങ്ങളും നേരത്തെ പറഞ്ഞ ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും തരത്തിൽ സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ്. ജീവന്റെ സർവചലനങ്ങളും ഒരു ജീവന്റെ ജീവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാണന വ്യാപാരം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള സർവ കർമ്മങ്ങളും ജീവന്റെ സഹജമായോ അല്ലെങ്കിൽ ബോധപൂർവമോ ചെയ്യുന്ന സർവ കർമ്മങ്ങളും ആനന്ദപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ അത് തന്നെ ചിലപ്പോൾ അവന് സുഖത്തെ ഉണ്ടാക്കും, ചിലപ്പോൾ ദുഃഖത്തെ ഉണ്ടാകും, തിരിച്ചും മറിച്ച് സംഭവിക്കാം. പക്ഷെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം എന്താണോ? സുഖപ്രാപ്തിയാണ്. പക്ഷെ ഇവിടെ ആത്മവിത്ത് ഒരു ചലനവും സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങളല്ല, മറിച്ച് എന്താണ്? അയാളുടെ ആത്മബോധമാണ് അയാളുടെ സുഖം. അയാൾ ആത്മബോധത്തിലൂടെ സുഖത്തെ ആർജിക്കുന്നില്ല, ആത്മബോധം തന്നെയാണ് സുഖം. ബോധവും സുഖവും രണ്ടും രണ്ടല്ല, ബോധവും ആനന്ദവും ഒന്ന് തന്നെയാണ്. പക്ഷെ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബോധം വേറെ, ആനന്ദം വേറെ. അജ്ഞൻ വിഷയത്തെ അറിയുന്നു, അറിഞ്ഞിട്ട് ആ വിഷയത്തെ അനുഭവിച്ച് സുഖം നേടുന്നു. അപ്പൊ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അറിവ് ബോധം വേറെ, ആനന്ദം വേറെ. അസമയം ഇവിടെ പറയുന്ന ആത്മവിത്തിനെ സംബന്ധിച്ചിടത്തോളം ബോധം തന്നെയാണ് ആനന്ദം. ആത്മനിഷ്ഠ, ആത്മബോധം, അത് പരമമായ ആനന്ദമാണ്. അവിടെ ആനന്ദത്തിന് വേണ്ടി കർമ്മത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് മോക്ഷമില്ല എന്നും മറ്റും പറയുന്നത്. അതുകൊണ്ടെന്നാണ് കർത്തവ്യവുമില്ല, കർത്തവ്യം നാസ്തി. അതുകൊണ്ടാണ് ഈ അവിടെയാണ് കർമ്മത്യാഗം തന്നെ പ്രസക്തമാകുന്നത്. കർമ്മത്തെ എന്തുകൊണ്ട് ത്യജിക്കുന്നു? കാരണം ആ കർമ്മം നിഷ്പ്രയോജനമാണ്, കർമ്മം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അതുകൊണ്ടാണ് അവിടെ കർമ്മത്തെ ത്യജിക്കുന്നത്. അതുകൊണ്ട് ആത്മനിഷ്ഠന് തസ്യ കാര്യം ന വിദ്യതി, അവന് യാതൊരു തരത്തിലുള്ള കർത്തവ്യവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്ലോകത്തിൽ നോക്കുക. യഹ മാനവ, ഏതൊരു ജീവനാണോ ആത്മരതിരേവ, ആത്മരതി മാത്രമായിരിക്കുന്ന ആത്മാവിൽ തന്നെ രമിക്കുന്നവൻ, ആത്മതൃപ്തൻ, ആത്മാവിൽ തന്നെ തൃപ്തിയടയുന്നവൻ, ആത്മനിയേവ സന്തുഷ്ട, എല്ലായിടത്തും ചേർക്കണം, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവൻ, തസ്യ കാര്യം ന വിദ്യതി, അവന് കർത്തവ്യ കർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാര്യം, കർത്തവ്യം, പ്രവൃത്തി, കർമ്മം ഇതെല്ലാം ഒന്നാണ്. അവന് അങ്ങനെ യാതൊരു കർത്തവ്യവും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. ഗീതയിൽ കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഇതാണ്, സർവകർമ്മത്യാഗത്തെക്കുറിച്ച്. അതിവിടെ സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയല്ല, സഹജമായി തന്നെ അവനിൽ കർത്തവ്യബോധം കാണത്തില്ല, അവനിൽ കർത്തൃത്വബോധം കാണത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ആ ആത്മജ്ഞാനിയുടെ നില? അതാണ് അടുത്ത് പറയുന്നത്. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥം വ്യപാശ്രയഃ. അവൻ വിഷയരതിയല്ല, അവൻ ആത്മരതിയാണ്. അവന് കൃതേന കർമ്മണ, കൃതം എന്ന് വെച്ചാൽ ചെയ്ത് കർമ്മം, ഇവിടെ കർമ്മത്തിന് കൃതി എന്ന് പറഞ്ഞിരിക്കും. അവന് അർത്ഥ പ്രയോജനം നാസ്തി, അവന് കൃതി കൊണ്ട് കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവന് കർമ്മം ചെയ്തൊന്നും അവന് നേടാനില്ല, തനിക്ക് തന്റേതായിട്ടൊന്നും നേടാൻ അവനില്ല. അസ്തു തർഹി അകൃതേന അകർണേന പ്രതിവാഖ്യായ അനർത്ഥ. ഇനി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ കർമ്മണം അനാരംഭ, കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അഖായു, അവന് പാപം ഉണ്ടാകും. അപ്പോ ഈ പറയുന്ന ആത്മജ്ഞാനിക്കാണെങ്കിലോ അകൃതേന ചെയ്യാത്തതുകൊണ്ട് പ്രതിവായാഖ്യു പാപം എന്ന് പറയുന്നതായ അനർത്ഥം അതും അവനല്ല. അകൃതേന ഇഹലോകി കശ്ചന കശ്ചിതവി പ്രത്യവായ പ്രാപ്തി രൂപ ആത്മഹാനി ലക്ഷണോവാ നൈവ അസ്ഥി. അവന് ഈ ലോകത്തിൽ കശ്ചന കശ്ചിതവി പ്രത്യവായ പ്രാപ്തി, പാപം വരിക എന്നുള്ളതല്ല, കർമ്മം ചെയ്യാത്തതുകൊണ്ട് ആത്മഹാനി ലക്ഷണം സ്വനാശം. നേരത്തെ പറഞ്ഞല്ലോ അഖായു, അവന്റെ ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞു. അങ്ങനെ ജ്ഞാനി കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കർത്തവ്യമില്ലാത്തതുകൊണ്ട് അവന്റെ ജീവിതം വ്യർത്ഥമാകുമോ? ഇല്ല. നജാസ്യ സർവഭൂതേഷു ബ്രഹ്മാദി സ്ഥാവരാന്തേഷു ഭൂതേഷു കശ്ചിത് അർത്ഥം വ്യപാശ്രയ പ്രയോജന നിമിത്ത ക്രിയാസാധ്യവും വ്യപാശ്രയ വ്യപാശ്രയണം കഞ്ചിത് ഭൂതവിശേഷം ആശ്രിത്യന സാധ്യ കശ്ചിത് അർത്ഥം വ്യപാശ്രയം. ഒരു പ്രയോജനത്തിന് വേണ്ടി ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്യുക ആണ് അർത്ഥം വ്യപാശ്രയം. അതും അവനില്ല. തന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും, അതാണ്. അതൊരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രാണികളുടെ സമൂഹത്തിൽ, ഒരു പ്രാണി മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സർവവും പരസ്പര സാപേക്ഷമായി കഴിയുന്നു. ഒരു മണൽത്തരി ആയാലും എന്ത് ചെയ്യുന്നു, അത് ഈ പ്രപഞ്ചത്തിന്റെ മറ്റു ഘടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരു പുൽച്ചെടി ആയാലും അതിന് മറ്റ് സർവപ്രാണികളുമായിട്ട് അതിന് ബന്ധമുണ്ട്. പരസ്പര സാപേക്ഷമായിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ സമഗ്രതയിൽ അതിൽ നിന്നൊന്നിനെ മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല. കാരണം ഇതെല്ലാം ഈശ്വരന്റെ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായി ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും, അത് സൂക്ഷ്മമായാലും സ്ഥൂലമായാലും, അതാതിന്റെ ജോലി നിർവഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം നിലനിർത്തിപ്പോവുകയാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ ഒന്നിന്റെയും പ്രാധാന്യം കുറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഈ ജ്ഞാനിക്ക് എന്താണ്, ഈ ഈശ്വര സൃഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടകങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇതിൽ നിന്നും പൂർണനായി നിരപേക്ഷനായി നിൽക്കുന്നു. എന്തുകൊണ്ട്? ജ്ഞാനി ത്വാത്മൈവ മേ മതം. ജ്ഞാനി എന്ന് പറയുന്നത് ആ പരമാത്മസ്വരൂപം തന്നെയാണ്. ആ പരമാത്മാവിന്റെ, ആ പരമാത്മാവിനാൽ സൃഷ്ടമായിരിക്കുന്ന, പരമാത്മാവിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഒരിക്കലും ആ പരമാത്മാവിന് ഒരു തരത്തിലും അപേക്ഷിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ജ്ഞാനിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിരപേക്ഷനായി നിൽക്കാൻ കഴിയൂ. അങ്ങനെ പറയുന്നു, അസ്യ സർവഭൂതേഷു ബ്രഹ്മാദി സ്ഥാവരാന്തേഷു, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരം വരെയുള്ള ഭൂതങ്ങളിൽ ഇതെല്ലാം സാപേക്ഷികമായി നിൽക്കുന്നതാണ്. എല്ലാം സാപേക്ഷികമായി നിൽക്കുമ്പോൾ കശ്ചിത് അർത്ഥം വ്യപാശ്രയ, ഒരു അർത്ഥം വ്യപാശ്രയവുമില്ല. എന്നുവെച്ചാൽ പ്രയോജന നിമിത്ത ക്രിയാസാധ്യം, പ്രയോജനം കൊണ്ടാണ് സാധാരണ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കപ്പെടുന്നത്. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നേടാൻ വ്യപാശ്രയോ വ്യപാശ്രയണം, കഞ്ചിത് ഭൂതവിശേഷം ആശ്രയത്തിന് സാധ്യം. അങ്ങനെ ഒരു ആശ്രയബോധം, ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടോ എന്തെങ്കിലും നേടേണ്ടതായിട്ടോ അങ്ങനെ കശ്ചിത് അർത്ഥവസ്തു ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. അപ്പോൾ സമ്പൂർണമായ നിരപേക്ഷമായ ഒന്നിനെയും അപേക്ഷിക്കാതെയുള്ള പൂർണമായ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പാണ് ജ്ഞാനിയുടേത്. അപ്പോൾ വാസ്തവത്തിൽ മോക്ഷമെന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ തന്നെ അർത്ഥം സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ അവസ്ഥ, അതായത് ഒരു ജീവന് സങ്കല്പിക്കാൻ കൂടി സാധ്യമാകാത്ത ഒരവസ്ഥയിലാണ് ജ്ഞാനി നിൽക്കുന്നത്. അപ്പം ജ്ഞാനി ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ജ്ഞാനിയെ മറ്റുള്ളവരാശ്രയിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പരസ്പരം ആശ്രയിക്കുന്നു. ഇതാണ് പ്രപഞ്ചത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡമായാലും ശരി, ചേതനമായാലും ശരി, ജഡവസ്തുക്കൾക്കും സാപേക്ഷതയുണ്ട്, ചേതനം ചൈതന്യമുള്ള ചേതന വസ്തുക്കൾക്കും ഉണ്ട് സാപേക്ഷത. പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള സാപേക്ഷഭാവവുമില്ല, പൂർണ്ണമായും നിരപേക്ഷമായ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനിക്കിവിടെ ചെയ്യുന്നതുകൊണ്ടോ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു വിശേഷതയില്ല. ഏന തദർത്ഥ ക്രിയ അനുഷ്ഠേയാസ്യ. ഒരുവൻ മറ്റെന്തിനെങ്കിലും ഒന്നിനെ അപേക്ഷിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കുമ്പോഴാണ് അവിടെ ക്രിയ വരുന്നത്. ഇവിടെ നിരാശ്രയനായിരിക്കുന്ന, യാതൊരു ആശ്രയം ആവശ്യമില്ലാതിരിക്കുന്ന തത്വജ്ഞന് യാതൊരു തരത്തിലുള്ള ക്രിയയും കർത്തവ്യവും ഇല്ല. നത്തും ഏതസ്മിൻ സർവത സമ്പ്രദോദകസ്ഥാനിയെ സമ്യക് ദർശനെ വർത്തസേ. അതുകൊണ്ട് അർജുനനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നീ ഈ പറഞ്ഞ തരത്തിലുള്ള നേരത്തെ കളഞ്ഞുള്ള സമ്പ്ലുതസ്ഥാനിയും സമ്പ്ലുതോദകസ്ഥാനിയും പറഞ്ഞു. മഹാജലാശയം പോലെ സർവ അർത്ഥങ്ങളെയും നിർവഹിച്ചുകൊണ്ട് നിലനിൽക്കുന്ന തത്വജ്ഞന്റെ ജ്ഞാനനിഷ്ഠയിലല്ല സമ്യക് ദർശനം. ജ്ഞാനനിഷ്ഠയിൽ ന വർത്തസേ, നീ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നീ അജ്ഞനാണ്, നിനക്ക് കർമ്മം അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്നു. പക്ഷെ ആരാണോ ആ പരമമായ ജ്ഞാനനിഷ്ഠയിൽ സർവബന്ധനങ്ങളെയും അവസാനിപ്പിച്ച് നിൽക്കുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു തരത്തിലുള്ള കർത്തവ്യ കർമ്മങ്ങളുമില്ല, അയാൾ യാതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. അയാൾ ലോകാതീതനായി ഈ ലോകത്തിൽ അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് ചെയ്യുക ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന രണ്ട് തലത്തിനും അതീതനാണ് എന്നത്, രണ്ട് നിലയ്ക്കും അതീതനാണ് എന്നത്. അപ്പൊ ഇവിടെയാണ് സന്യാസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്, സന്യാസവും ഒരു വിധിയാണ്. സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു, ശാസ്ത്രം വിധിച്ചിരിക്കുന്നു. ഭിക്ഷാചര്യം ചര, അവിടെ സന്യാസം അവിടെ ഒരുവന് വിധിച്ചിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടി? അവന്റെ സ്വാർത്ഥപരമായ കർമ്മങ്ങൾ ത്യജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തു വരുന്നു? അവൻ അജ്ഞനാണ് സന്യാസി, ജ്ഞാനിയായിട്ട് സന്യാസം ആകുന്നതല്ല. അപ്പോൾ അവന് കർത്തവ്യമുണ്ട്. അവൻ ധർമ്മ അധർമ്മ വിവേകപൂർവ്വം അവൻ കർമ്മം ചെയ്യേണ്ടി വരുന്നു. അതിനെയല്ല ഇവിടെ പറയുന്നത്. അത് ഇത് ഒന്നാണെന്ന് ധരിക്കുന്നു. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ അവസ്ഥയാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സന്യസിക്കാൻ ഒന്നുമില്ല. അതാണ് ആകൃതിയല്ല, ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അയാൾക്കൊന്നും നേടാനില്ല. സന്യാസം കൊണ്ടെന്തെങ്കിലും നേടാനില്ല. ഇവിടെ സന്യസിക്കുന്നവൻ അങ്ങനെയല്ല, സന്യാസം കൊണ്ട് നേടാനുണ്ട്. എന്താണ് അവൻ നേടുന്നത്? സന്യാസം കൊണ്ട് അവൻ ആ സന്യാസത്തിൽ അവന് സ്വധർമാനുഷ്ഠാനമുണ്ട്. അപ്പോൾ ആ സ്വധർമാനുഷ്ഠാനത്തിലൂടെ അവൻ മനഃശുദ്ധിയും ജ്ഞാനപ്രാപ്തിയും എല്ലാം നേടുകയാണ്. അതുകൊണ്ട് അത് വിഹിതമാണ്. അവനെന്ത് ചെയ്തിരിക്കുന്നു? പിന്നെ എന്തിനാണ് അവൻ സന്യസിച്ചത്? വിഹിതാനം കർമ്മണം ഇഥന പരിത്യാഗം എന്ന് പറയുന്നു. കാമ്യമായ വിഷയങ്ങളെ അവൻ ത്യജിച്ചു. അവന്റെ ആധ്യാത്മികമായ സാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ഈ പറയുന്ന തൃഷ്ണ, തൃപ്തി, തുഷ്ടി ഇതിനെല്ലാം വളർത്തുന്ന വിഷയങ്ങളെ അവൻ ത്യജിച്ചു. ത്യജിച്ചിട്ട് അവൻ സദ്ധർമ്മത്തെ ആചരിക്കുന്നു, നിസ്വാർത്ഥമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് സന്യാസം. അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ ഈ കർമ്മയോഗിയും സന്യാസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സന്യസിച്ചാൽ പിന്നെ അയാൾക്ക് കർമ്മയോഗമുണ്ടോ? ബ്രഹ്മചാരിക്കാണോ കർമ്മയോഗം, സന്യാസിക്ക് കർമ്മയോഗമുണ്ടോ? അപ്പോ ഉണ്ട്. എന്തുകൊണ്ട്? സന്യാസി കർമ്മയോഗിയാണ്. ഇവിടെ പറഞ്ഞ, ഇപ്പൊ പറഞ്ഞ ആളല്ല, ഇപ്പൊ പറഞ്ഞ അത് അത്യാശ്രമിയെ കുറിച്ചാണ് പറയുന്നത്. അയാൾ സന്യാസിയുണ്ട്, അയാൾ അത്യാശ്രമിയാണ്. എന്തുകൊണ്ട്? അയാളെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠിക്കാനോ ഒന്നുമില്ല, ത്യജിക്കാനോ ഒന്നുമില്ല. പക്ഷെ സന്യാസി, നമ്മൾ സാധാരണ വിഹിതമായ ശാസ്ത്രവിഹിതമായ രീതിയിൽ അനുവർത്തിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് അത് അജ്ഞന് വേണ്ടി പറയുന്ന സന്യാസമാണ്. അവിടെ അയാൾ ത്യജിക്കുന്ന എന്തിനെ? കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നു. അയാളെ ബന്ധിക്കുന്ന കർമ്മങ്ങളെ അയാൾ ത്യജിക്കുന്നു. അതിൽപ്പെടുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം അവനെ ബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ത്യജിക്കുന്നു. ത്യജിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു? അയാൾ ജ്ഞാനിയല്ല, അയാൾക്ക് ചിത്തശുദ്ധി ആവശ്യമാണ്. അതിനുവേണ്ടി അയാൾ കർമ്മം ചെയ്യുന്നു. അപ്പോൾ എന്തു ചെയ്യുന്നു? നിസ്വാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നിസ്വാർത്ഥമായ കർമ്മങ്ങളിലാണ് നമ്മൾ പറയുന്ന ലോകസേവനവും മറ്റും വരുന്നത്. അത് എന്തിനു വേണ്ടി? ആത്യന്തികമായി ഒരു സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. എന്തിന്? ആത്മലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് പര ഉപകാരാർത്ഥമായി അത് പരിണമിക്കുന്നു. അല്ലെങ്കിൽ പരോപകാരാർത്ഥമെന്ന് കഴി കരുതി അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാർത്ഥമായി പരിണമിക്കുന്നു. അവന്റെ ചിത്തശുദ്ധിക്കും അവന്റെ വിവേക ദാർഢ്യത്തിനും അത് ഉപകരിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മത്തിലൂടെ ചിത്തശുദ്ധിയും ജ്ഞാനവും ആർജിച്ചു കഴിഞ്ഞാൽ അവൻ അത്യാശ്രമിയായിത്തീരുന്നു, സന്യാസത്തിനെയും അതിക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരാളുടെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇതിന്റെ ഓരോ നിലയും നമ്മൾ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ സന്യാസത്തിൽ തന്നെ അത്യാശ്രമിയായെന്നിരിക്കും, അത്യാശ്രമിയെ നമ്മൾ സന്യാസിയാണ് ധരിച്ചെന്നിരിക്കും. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് സന്യാസിയും കർമ്മയോഗിയാണ്. നമ്മൾ സന്യാസം സ്വീകരിക്കുന്നതും കർമ്മയോഗ അനുഷ്ഠാനത്തിന് വേണ്ടി. അവിടെ കർമ്മത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്നേയുള്ളൂ. അവിടെ കർമ്മയോഗം നിലനിൽക്കുന്നുണ്ട്. സന്യാസിക്ക് അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇവിടെ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സന്യാസമില്ല. അവിടെ സന്യാസം നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ത്യജിക്കാനൊന്നുമില്ല. ജ്ഞാനാഗ്നി സർവകർമാണ്, ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ദഗ്ധമാക്കി ദഹിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ത്യജിക്കാനൊന്നുമില്ല, അനുഷ്ഠിക്കാനും ഒന്നുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ത്യജിക്കണമോ അതോ അനുഷ്ഠിക്കണമോ എന്നുള്ളത് അതിനുള്ള സമാധാനം അടുത്ത് ഇനി പറയാം, അടുത്ത് വരുന്ന ഭാഗങ്ങളിൽ പറയും. അതുകൊണ്ട് അർജുനോട് പറയുകയാണ്, നത്വം ഏതസ്മിൻ സമ്യക് ദർശനയും വർത്തസ്യ. അതാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന സമ്യക് ദർശനത്തിൽ നിലനിൽക്കുന്ന ഒരുവനാണ് ഈ പറഞ്ഞ അതീതാവസ്ഥയിൽ നിൽക്കുന്നത്. അർജുനോട് ഭഗവാൻ പറയുന്നു, നീ അങ്ങനെ ഒരവസ്ഥയിലല്ല. അപ്പൊ അർജുനന്റെ അവസ്ഥയിലാണ് ലോകം മുഴുവൻ, അർജുനന്റെ അവസ്ഥയിലാണ്. അതിനപവാദമായി അപൂർവം പേരെ കിട്ടത്തുള്ളൂ. അപ്പോൾ ലോകം മുഴുവൻ കർമ്മത്തിനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം കർമ്മമാർഗത്തിൽ തന്നെ നിൽക്കണം. ഇനി ശ്രോത്ര നോക്കുക, തസ്യ അങ്ങനെയുള്ള ആത്മജ്ഞന് കൃതേന കർമ്മം കൊണ്ട്, കൃതം എന്ന് വെച്ചാൽ ഇവിടെ കർമ്മമാണ്, കൃതി കർമ്മം, കർമ്മം കൊണ്ട് കശ്ചന അർത്ഥ നൈവ, യാതൊരു പ്രയോജനവും ഇല്ല. കർമ്മം കൊണ്ടവന് യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ ഈ ലോകത്തിൽ കർമ്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ വ്യാവഹാരിക ജീവിതത്തിൽ അകൃതേന കർമ്മത്യാഗം കൊണ്ട് സന്യാസം കൊണ്ടും കശ്ചന അർത്ഥന അവന് യാതൊരു പ്രയോജനവും ഇല്ല. എന്തുകൊണ്ട്? ആസ്യ അവന് സർവഭൂതേഷു ഒരു പ്രാണികളെ സംബന്ധിച്ചും കശ്ചിത് അർത്ഥം വ്യഭാശ്രയ നാസ്തി, അവയെ അപേക്ഷിച്ച് എന്തെങ്കിലും നേടുക, അതാണ് അർത്ഥം വ്യഭാശ്രയ, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അവയെ അപേക്ഷിക്കുക എന്നുള്ളതും ഇല്ല. അർത്ഥം വ്യഭാശ്രയം, ഒരു പ്രയോജനത്തിന് വേണ്ടി ഒന്നിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഒന്നിനെ ആശ്രയിച്ചിട്ട് സ്വാർത്ഥമായി എന്തെങ്കിലും നേടുക, അതുമില്ല. അത് സർവധർമ്മ അതീതമായ ഒരു നിലയാണ് ജ്ഞാനിയുടെ നില എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ജ്ഞാനിയെ നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് നമ്മുടെ ചെറിയ അളവുകോലുകൾ കൊണ്ട് ഒരിക്കലും അളക്കരുത്. അതെപ്പോഴും ജ്ഞാനിയുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ നില അതീതമാണ്. അത് ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷോ കശ്ചിത് അർത്ഥവ്യപാശ്രയഃ. ഈ ഒരു ആശയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മഹാത്മാക്കളുടെ പ്രവൃത്തികളെ നമ്മൾ നിരീക്ഷിക്കാൻ. മഹാത്മാക്കളുടെ പ്രവൃത്തികൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ചെയ്ത പല പ്രവൃത്തികളും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക്, അല്ല ആ പ്രവൃത്തികളെയൊക്കെ ഒരു ചരിത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്ത പ്രവൃത്തികളാണ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ആ പ്രവൃത്തികളെ നമ്മുടെ യുക്തിയുടെ തലത്തിൽ നമ്മളൊരിക്കലും അത്തരം പ്രവൃത്തികളെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ ഒരിക്കലും അത്തരം പ്രവൃത്തിയുടെ പൊരള് നമുക്ക് യുക്തിയുക്തമായി ബോധ്യപ്പെടത്തില്ല. എന്തുകൊണ്ട്? ആ അവിടെ എന്താണ് കൃതവും അകൃതവുമായ ഈ വ്യവഹാരിക തലത്തിനപ്പുറമാണ്. കർമ്മത്തിൻ്റെയും കർമാഭാവത്തിൻ്റെയും മറുകരയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്ന കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അതെല്ലാം ലൗകികമാണോ അല്ല അതെല്ലാം അലൗകികമാണോ എന്നൊന്ന് നമുക്ക് നിർണ്ണയിക്കാൻ മഹാത്മാക്കളുടെ പ്രവൃത്തിയെ ഒരു തരത്തിലും നമുക്ക് വിലയിരുത്താൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് വിമർശിക്കാനും നമുക്ക് അവകാശമില്ല. അതാണ് പരമാർത്ഥം. അതുകൊണ്ട് അർജുനോട് പറയും, ഇതിന്റെ ഏറ്റവും പരമമായ ഒരു ആദർശത്തെ കാണിച്ചു കൊടുത്തിട്ട്, ജ്ഞാനനിഷ്ഠന്റെ അവസ്ഥ ഇതാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അർജുനോട് പറയുന്നു, നീ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനനിഷ്ഠന്റെ അവസ്ഥ അതായിക്കൊള്ളട്ടെ, അത്തരം ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതടുത്ത് പറയുന്നു, തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരം ആപ്നോതി പൂരുഷ. അതായത് ഈ പറയുന്ന സർവ നിയമങ്ങൾക്കും അതീതനായിരിക്കുന്ന ഒരു അതാണ് അതിന്റെ പരമമായ അവസ്ഥ. അപ്പൊ ആ അവസ്ഥയെ പ്രാപിക്കുന്നതിന് ആ ജ്ഞാനിയെ അനുകരിച്ചാണോ കർമ്മം ചെയ്യേണ്ടത്? അത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനിയെ മഹാത്മാക്കളെ അനുകരിച്ച് കർമ്മം ചെയ്യരുത്, ശ്രീകൃഷ്ണൻ ചെയ്തതുപോലെ ചെയ്യരുത് എന്നർത്ഥം. അതായത് ഇപ്പൊ ശ്രീകൃഷ്ണൻ കള്ളം പറഞ്ഞു, അതുകൊണ്ട് നമുക്കും കള്ളം പറയാൻ പാടില്ല. ശ്രീകൃഷ്ണൻ കള്ളം പറഞ്ഞതായിട്ടാണ് നമ്മൾ പല സന്ദർഭങ്ങളും കാണും. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി വന്നാൽ നമുക്കും കുറച്ച് കള്ളം പറഞ്ഞുകൂടെ? ഇല്ല, ഒരിക്കലും പറയാൻ പാടില്ല. മരണം തന്നെ സംഭവിച്ചാലും കർമ്മം പറയാൻ പാടില്ല. അപ്പോൾ ഭഗവാനെ അനുകരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളായിരിക്കും അനുകരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രവൃത്തികളിൽ ചില കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്, അനുകരിക്കാൻ എളുപ്പമുള്ളതാണ്. ഗോവർദ്ധനത്തിന് കുടയായി പിടിച്ച് അതൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് സൗകര്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അതിനെയൊക്കെ അനുകരിച്ചിട്ട്, അങ്ങനെ അനുകരിച്ച് നമ്മുടെ സാധാരണ പ്രവൃത്തികളിൽ അതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എളുപ്പത്തിൽ ഭഗവാനാകാൻ പറ്റും, അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല. അനുകരിച്ചാൽ ഭഗവാനാകത്തില്ല. ഭഗവാൻ കള്ളം പറഞ്ഞു, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ഉള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതാണ് ഇവിടെ അർജുനോട് പറയുന്നത്, തസ്മാത് അസക്ത ഏവം തസ്മാത് അസക്ത സംഘവർജിതനായി. ഈ സംഘവർജിതനായി ചെയ്യുക, ആ പരിപൂർണമായ നിസ്സംഗത ഭഗവാൻ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ജ്ഞാനിയിൽ കാണുന്നുണ്ട്. ആ നിസ്സംഗതയെ നീയും പുലർത്തുക, അതിനെ അനുകരിച്ചോളൂ, അതിന് ദോഷം. അപ്പോൾ ജ്ഞാനിയെ ആ ഒരു ഭാഗത്തിൽ അനുകരിക്കാം. ഞാനീ നിസ്സംഗനാണ്, ഇവിടെ പറയുന്ന അർജുനനോട് പറയുന്നു, അജ്ഞനായിരിക്കുന്ന നീയും ആ നിസ്സംഗതയെ അനുകരിക്കുക. ആ നിസ്സംഗത എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ആഗ്രഹങ്ങളെ ദൂരീകരിക്കുന്നതാണ് നിസ്സംഗത. പക്ഷേ നമ്മളെ ഭഗവാനെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തായിരിക്കും? ആഗ്രഹങ്ങളായിരിക്കും. നമുക്കെന്തെങ്കിലും സ്വാർത്ഥമായി എന്തെങ്കിലും നേടേണ്ടി വരുമ്പോഴാണ് നമ്മൾ കള്ളം പറയുന്നത്. അപ്പോൾ അസംഗനായി കള്ളം പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട്? കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് തന്നെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഒരാൾക്ക് അസംഗനായി കള്ളം പറയാൻ പറ്റും? ഒരാൾ എന്തെങ്കിലും വേണ്ടാതീനം ചെയ്തിട്ട് പറയണം, സാരമില്ല ഞാൻ അസംഗനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? അയാളെ എന്തെങ്കിലും വേണ്ടാതീനം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആഗ്രഹമാണ്. അപ്പം അസംഗത ശീലിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. കർമ്മത്തോടുള്ള ആഗ്രഹം, കർമ്മഫലത്തോടുള്ള ആഗ്രഹം, കർമ്മഫലങ്ങൾ അനന്തമാണ്, ഏതിനോടെങ്കിലുമൊക്കെയുള്ള മനസ്സിന്റെ താല്പര്യം, ആ താല്പര്യത്തെയാണ് ആഗ്രഹത്തെയാണ് മനസ്സിന്റെ ഇച്ഛയാണ് ശക്തി എന്ന് പറയുന്നത്. അത് ഇച്ഛയാണ്, ഉത്കടമായ ആഗ്രഹമാണ് ശക്തി, ആ ശക്തി. അപ്പോൾ കർമ്മ ചെയ്യുമ്പോൾ, കർമ്മഫലത്തെ അനുഭവിക്കുമ്പോൾ ആഗ്രഹത്തെ ദൂരീകരിക്കണം. ആ ദൂരീകരിക്കുന്നതാണ് നിസ്സംഗത എന്ന് പറയുന്നത്. അല്ല, കർമ്മത്തിലുള്ള ഉദാസീനതയല്ല, അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കർമ്മയോഗിയാണ്, എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. പാകം ചെയ്യുമ്പോൾ അതിലുപ്പും മുളകൊന്നും വേണമെന്നില്ല, വേകണമെന്നില്ല, എങ്ങനെയാണ്? കർമ്മയോഗിയാണ്, നിസ്സംഗനാണ്. നിസ്സംഗനം എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഉദാസീനനാണ്, അലസനാണ്, ഉത്തരവാദിത്വമില്ലാത്തവനാണ്. അങ്ങനെയല്ല, ഇവിടെ ആ നിസ്സംഗത എന്ന് പറയുന്നത് എന്താണോ, മനസ്സിന് വിഷയങ്ങൾ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, മനസ്സിൽ ഉത്കടമായ രാഗമുണ്ട്, ആ രാഗം, രാഗത്തിന്റെ പ്രേരണ കൊണ്ട് വിഷയങ്ങളോട് തോന്നുന്ന അഭിനിവേശം, അത് ത്യജിക്കാനാണ് പറയുന്നത്. അതാണ് ആസക്തി. അപ്പോൾ അങ്ങനെ ആസക്തനായി അത്തരൊരു രാഗം നേരത്തെ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്, ആത്മജ്ഞൻ ആത്മതൃപ്തനാണ്, ആത്മരഥനാണ്, ആത്മതുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായി വരുന്ന ഒരു വിഷയ ആകർഷണവും ആത്മജ്ഞന്റെ അന്ധകരണത്തിലില്ല. അതിനെ അനുകരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അനുകരിച്ചിട്ട് സംഘവർജിത സതതം സർവദാ കാര്യം കർത്തവ്യം, അവിടെയാണ് പ്രധാനം. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം? കാര്യം ചെയ്യണം. എന്നുവെച്ചാൽ കർത്തവ്യമേ ചെയ്യാവൂ. അതാണ് ഒരു ബ്രഹ്മചാരിക്ക് അസത്യം പറയാൻ പാടില്ല. ബ്രഹ്മചാരിയുടെ വ്രതത്തിൽപ്പെടുന്നതാണ് എന്താണ്? സത്യവചനം. അത് ബ്രഹ്മചാരിയുടെ വ്രതത്തിൽപ്പെടുന്നതാണ്. സന്യാസിയുടെയും വ്രതത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് സത്യവചനം. എന്നുവെച്ചാൽ വാക്കിൽ തന്നെ സത്യം പുലർത്തുക, പ്രവൃത്തിയിൽ സത്യം കാണിക്കുക, ചിന്തയിൽ സത്യം വരിക, ഇതൊക്കെ വ്രതമാണ്. അപ്പോൾ അതാണ് ബ്രഹ്മചാരിയുടെ സന്യാസിയുടെയൊക്കെ കർത്തവ്യമായിരിക്കുന്നത്. അപ്പോൾ ആ കർത്തവ്യമാണ് എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിച്ചിട്ട് അനുഷ്ഠിക്കാൻ പറയുന്നത്. അപ്പോൾ അത് കർത്തവ്യമായിരിക്കെ എങ്ങനെ ഒരു ബ്രഹ്മചാരിക്ക് കള്ളം പറയാൻ പറ്റും? ഭഗവാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അർജുനനെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു, അത് പല സന്ദർഭങ്ങളിലും പറഞ്ഞു. അതുപോലെ എന്തുകൊണ്ട് നമുക്കും കുറച്ചൊക്കെ ആയിക്കൂട, ഭഗവാനെ നമുക്ക് മാതൃകയാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർത്തവ്യമില്ല, അകർത്തവ്യവുമില്ല. അതേസമയം ഇവിടെ ബ്രഹ്മചാരി സന്യാസി എന്ന് പറയുമ്പോൾ എന്താണ്? അവന് കർത്തവ്യമുണ്ട്, അവൻ വിഹിതമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്, വിധി നിഷേധങ്ങൾക്ക് അധീനനായി സഞ്ചരിക്കുന്നവനാണ്. അതുകൊണ്ട് അവന് കള്ളം പറയാൻ, തല പോയാലും കള്ളം പറയാൻ അവന് അധികാരമില്ല, അവകാശമില്ല. ഇത് ഞാനൊരു ഉദാഹരണമായിട്ടെടുത്തു. പല ഒരു പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താണോ ഭഗവാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, നമുക്കും കുറച്ച് കള്ളമൊക്കെ ആകാം എന്ന് പറഞ്ഞ് പറയുന്നതിനെ ന്യായീകരിക്കുന്നുണ്ട്. അത് പാടില്ലെന്നുള്ളതാണ്, അത് സ്വധർമ്മത്തിൽപ്പെടുന്നില്ല. ഇവിടെ കാര്യവും കർത്തവ്യവും സ്വധർമ്മം, അത് നിത്യം എന്ന് വെച്ചാൽ നിരന്തരം അത് തന്നെ ചെയ്യണം. എന്നാൽ കുറച്ച് സമയം കള്ളം പറയുക, പിന്നെ സത്യം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യം നേടാൻ വേണ്ടി കുറച്ച് കള്ളം പറയുക, ഇതൊന്നും ഇവിടെ അനുവദിച്ചിട്ടില്ല. അതെല്ലാം പാപാചരണമായി തീരും. ചില ചോദിക്കും, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് കുറച്ച് കള്ളം പറഞ്ഞുകൂടാ, അങ്ങനെ പറയും. അപ്പൊ ഇവിടെ എന്താണ് ആത്യന്തികമായിട്ട് നേടുന്നത്? എന്താണ് ഒരു കർമ്മയോഗി സന്യാസി ബ്രഹ്മചാരി നേടുന്നത്? എന്താണ്? അവന്റെ മനസ്സിന്റെ ശുദ്ധിയാണ്. വേറെ നേട്ടങ്ങളൊന്നും നേട്ടമല്ല, മറ്റെല്ലാം അവാന്തരമായി ഗുണമായി വരുന്ന നേട്ടങ്ങളാണ്. അതിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മൾ കള്ളം പറഞ്ഞ് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് മുഖ്യമായ ഇതാണ്. ശരിയാണ്, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പലതും നേടാൻ പറ്റും. ഭൗതികമായി പല കാര്യങ്ങളും ചിലപ്പം കള്ളം പറഞ്ഞ് നേടാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അവന് നഷ്ടപ്പെടുന്ന എന്തായിരിക്കും? അവന്റെ മനസ്സിന്റെ ശുദ്ധി, അത് നഷ്ടപ്പെടും. കള്ളം പറയുകയും മനഃശുദ്ധിയെ നിലനിർത്തുകയും ചെയ്യുക, അത് സാധ്യമല്ല. കാരണം അത് രണ്ടുപേരടുത്തിരിക്കത്തില്ല. ശുദ്ധിയുള്ളിടത്ത് അസത്യം ഇരിക്കത്തില്ല, അസത്യം ഇരിക്കുന്നിടത്ത് ശുദ്ധി ഇരിക്കത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് സാധ്യമല്ല. കള്ളക്കണക്ക് എഴുതാൻ പറ്റത്തില്ല, ആശ്രമത്തിലായാലും സ്വന്തം ജീവിതത്തിലായാലും അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വ്യവഹാരങ്ങളിൽ പഴയകാലത്ത് സന്യാസിമാർക്ക് ഈ വ്യവഹാരങ്ങളെല്ലാം നിഷേധിച്ചത്. നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ യാതൊരു കാരണവശാലും നമ്മുടെ ആർജവത്തെ നഷ്ടപ്പെടുത്താതെ, സത്യസന്ധതയെ നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കേണ്ടി വരിക. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അതൊരു സത്യമാണ്. സത്യത്തെ എന്തായാലും മനസ്സിലാക്കണം, സത്യത്തെ മനസ്സിലാക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരാണ്. അവിടെ അത് ചെയ്തേ പറ്റൂ. ഒരു തരത്തിലും അസത്യത്തിനവിടെ സ്ഥാനമില്ല. ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരിക്കലും ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ അവകാശമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൗതികമായ എന്തെങ്കിലും നേട്ടമുണ്ടാകും, പക്ഷെ അവന് നഷ്ടപ്പെടേണ്ടതായ മനഃശുദ്ധി നഷ്ടപ്പെട്ടു തന്നെ ചെയ്യും. അപ്പൊ ചില പലരും പറയാറുണ്ട്, പല സന്യാസിമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അസംഗമായി എന്തുകൊണ്ട് ചെയ്തുകൂടാ, കുറെ കൃത്രിമങ്ങളൊക്കെ എന്തുകൊണ്ട് അസംഗമായി ആചരിച്ചുകൂടാ എന്നാണ്. അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ എന്താണ് വാസ്തവത്തിന്റെ നേട്ടം? വാസ്തവത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധി തന്നെയാണ്. ആ നേട്ടത്തെ ബലികഴിച്ചിട്ട് മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൃത്രിമമായി ഒരുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. ചിലർ ചോദിക്കും, മറ്റുള്ളവർക്ക് ഗുണം വരാൻ വേണ്ടി എനിക്ക് അതുകൊണ്ടൊന്നും വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും വേണ്ട, മറ്റുള്ളവർക്ക് ഗുണം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൃത്രിമങ്ങൾ ചെയ്തുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലോകത്തിൽ ആരും ഒരു ആധ്യാത്മിക സാധനയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ആധ്യാത്മിക സാധന എന്ന് പറയുമ്പോൾ എന്താണ്? അവനവന്റെ ആത്മവിശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ് സാധന എന്ന് പറയുന്നത്. ഒരാൾ സാധന ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊരുത്തന്റെ അന്തസ്കരണം ശുദ്ധമാകുമെങ്കിൽ അത് ശരി. അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഗുണപ്പെടുന്നത് അത് ആ പ്രവൃത്തിയുടെ അവാന്തര ഫലങ്ങളാണ്, മുഖ്യഫലമാണ്. അത് പ്രയോജനപ്പെട്ടോട്ടെ, നല്ലത് തന്നെയാണ്. സത്കർമ്മങ്ങൾ ഏതായാലും അത് അന്യർക്ക് ഗുണം ചെയ്യും. പക്ഷെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമാനുഷ്ഠാനം, സ്വധർമാനുഷ്ഠാനത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് അവന്റെ തന്നെ അന്ധകരണ ശുദ്ധിയാണ്. നമ്മുടെ ആചാര്യന്മാർ പോലും പറയുന്ന അതാണ്. ഗ്രന്ഥങ്ങൾ എഴുതുന്നവർ പോലും പറയുന്ന എന്താണോ, മമ ബോധ വിശുദ്ധയെ, എന്റെ മനസ്സിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഞാനും ചെയ്യുന്നു എന്നാണ്. മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ള, തീർച്ചയായും അതുകൊണ്ട് മറ്റുള്ളവർ നന്നായിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിനുവേണ്ടി വളഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അത് ശാസ്ത്രം അനുവദിച്ചിട്ടില്ല, ആചാര്യന്മാര് സമ്മതിച്ചിട്ടുള്ളതുമല്ല. അങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ ഏറ്റവും ശുദ്ധമായ ഒരു മാർഗത്തിലൂടെ ആർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? കുറെ ഒക്കെ കള്ളങ്ങളും കൃത്രിമങ്ങളും നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ വ്യവഹാരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതുമാത്രമല്ല ഇതിന്റെ പ്രായോഗികത എന്ന് പറയുന്നു. പ്രായോഗികതയിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരത്തില്ലേ? അല്ലാതെ ഈ ആദർശങ്ങൾ എങ്ങനെ പ്രായോഗികമാകും? ഇങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങളിതിനെ എങ്ങനെ പ്രായോഗികമാക്കുന്നു, നിങ്ങളിതിനെ എങ്ങനെ സൗകര്യപ്പെടുത്തുന്നു, അതൊക്കെ അവരവരുടെ ഇഷ്ടം, അവരവരുടെ സൗകര്യം. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള സത്യം ഇതാണ്, ഇതിൽ യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കലും അനുവദിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ശാസ്ത്രങ്ങളോ ആചാര്യന്മാരോ അനുവദിച്ചിട്ടില്ല. ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുക, അതിൽ അതിനെ അതായി തന്നെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പം ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, ഉണ്ടായാൽ ആ നഷ്ടങ്ങളെ അംഗീകരിക്കുക. അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത് ജയ പരാജയങ്ങളിൽ സമബുദ്ധിയോടുകൂടിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി അധാർമ്മികമായി ചെയ്യാൻ കഴിയൂ, എന്നാലേ ആ പ്രവൃത്തി പൂർത്തിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രവൃത്തി അധർമ്മമാണ്, ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക. അതിനാണ് വിവേകം. ധാർമ്മികമായി ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുക, അതാണ് ഒരു സാധകം ചെയ്യേണ്ടത്. അധാർമ്മികമായി ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതെത്ര പ്രായോഗികമാണെങ്കിലും ശരി, അത്തരൊരു പ്രായോഗികത ആവശ്യമില്ല, കർത്തവ്യമായിട്ടുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. ധർമ്മബുദ്ധിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ഋജിത്വം നഷ്ടപ്പെടും, അവന്റെ മനസ്സിന്റെ സത്യസന്ധത നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രായോഗികമായി എന്തൊക്കെ നേടിയാലും, ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും ശരി, അവന്റെ അന്ധകരണത്തിന്റെ ശുദ്ധി അതുകൊണ്ട് നഷ്ടപ്പെടും. അതുകൊണ്ടൊരിക്കലും ഭഗവാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് കള്ളം പറയാനുള്ള ലൈസൻസ് അതല്ല. കാരണം എന്തുകൊണ്ട്? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർത്തവ്യമില്ല. ഭഗവാൻ പറഞ്ഞ വാസ്തവത്തിൽ കള്ളമാണോ സത്യമാണോ എന്നുകൂടി നമുക്കറിയത്തില്ല. അതും വേറൊരു കാര്യം, നമ്മളിലിരിക്കുന്ന ഈ കള്ളവാസനകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞു കള്ളമാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. നമ്മൾ കാണുമ്പോൾ കള്ളവും സത്യവും നമ്മൾ വേർതിരിച്ച് കാണും. അതുകൊണ്ട് അതിനെ നമ്മൾ അസത്യത്തിന്റെ കൂടിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് സത്യമാണോ അസത്യമാണോ നമുക്കറിയത്തില്ല. അത് നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമുള്ള കാര്യമാണ് ഭഗവാന്റെ അലൗകികമായ പ്രവൃത്തികൾ. അതുകൊണ്ട് അതിനെ അസത്യം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. ഭഗവാൻ പറഞ്ഞ വാക്കുകളിൽ അസത്യമുണ്ടെന്ന് കരുതുന്നത് തന്നെ പരമാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ നിർണയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്തായാലും അത് അസത്യമാണ്, ഭഗവാൻ പറഞ്ഞ വാക്ക് അസത്യമാണെന്ന് കരുതിയിട്ട് അതിനെ നമ്മൾ അനുസരിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കാര്യം കർത്തവ്യം എന്ന് പറയുന്ന വാക്ക് പറയും. സ്വധർമ്മം എന്ന് പല സന്ദർഭങ്ങളിലും പറയും. ആ സ്വധർമ്മം അതേ പാടുള്ളൂ, സ്വധർമ്മമല്ല. അധർമ്മ ലേശം പോലും അവിടെ പാടില്ല. അത് നിത്യം സമാചര നിർവർത്തയ, അത് സദാ ചെയ്യണം. അതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. ഇതാണ്, അങ്ങനെ വന്നാലേ ചിത്തശുദ്ധി വരത്തുള്ളൂ. അത് സാധാരണഗതിയിൽ പ്രായോഗികമല്ലല്ലോ എന്ന് ചോദിക്കും, പലരും ചോദിക്കും. അതെങ്ങനെ പറ്റും? ഇന്നത്തെ ഈ ലോകത്ത് കള്ളവും കാപട്ടിയും എല്ലാം നിറഞ്ഞ ഒരു ലോകത്ത് ഞാൻ ഒരുത്തൻ മാത്രം സത്യസന്ധനായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നാണ് പലരും ചോദിക്കുന്നത്. മറ്റുള്ളവരെല്ലാം കള്ളത്തിനും കാപട്യത്തിനും ജീവിക്കുമ്പോൾ ഞാൻ ഒരുത്തൻ മാത്രം ഇടയ്ക്ക് സത്യസന്ധനായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പറഞ്ഞത് മനുഷ്യാണ് സഹസ്രേഷു എന്ന് പറഞ്ഞു. അനന്ത മനുഷ്യരിൽ കശ്ചിത്, ഏതോ ഒരുവൻ മാത്രമേ ആ സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം അങ്ങനെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് കഴിയത്തില്ല. സഞ്ചരിച്ചു എന്ന് ഭാവിച്ചാലും ശരി, അതിന് കഴിയത്തില്ല. കാരണം അവനവന്റെ അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ കുടിലതകളെ വക്രതകളെ തിരിച്ചറിയാൻ ആധ്യാത്മിക സാധകന്മാർക്ക് പോലും സാധ്യമല്ല, പിന്നെ സാധാരണ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷവും ഈ അസത്യത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് സർവ്വസാധാരണമായ, ആത്യന്തികമായ സർവ്വസാധാരണമായ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ സമൂഹത്തിന് കൊടുക്കാമെന്നുള്ളത് എന്താണ്? ആത്യന്തികമായി കുറച്ച് ധർമ്മബോധം, അതേ സമൂഹത്തിന് കൊടുക്കാൻ പറ്റും. ആത്യന്തികമായ ആധ്യാത്മിക സാധനകൾ ഒരിക്കലും സമൂഹത്തിൽ അത് പ്രായോഗികമല്ല എന്നർത്ഥം. അത് അറിയാം, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഗീത എല്ലാവർക്കും വേണ്ടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ അതിനെ പരിഷ്കരിച്ച് പറഞ്ഞു, എന്താണ് നാഭക്തായ നജാ ശുശ്രൂഷവേ, ഭക്തിയില്ലാത്തവന് പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കാൻ ഇഷ്ടമില്ലാത്തവന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടി പരിഷ്കരിച്ചിട്ട് പറഞ്ഞു, എന്താണ് മനുഷ്യാണ സഹസ്രേഷു കശ്ചിത്, കോടാനുകോടികളിൽ ഒരുവൻ മാത്രമേ ശരിക്കും ഈ പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കത്തുള്ളൂ, അതാരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അതാണ് ഇതിന്റെ സത്യമായ സ്ഥിതി. അതിൽ നമ്മൾ ആ തത്വത്തെ തത്വമായി തന്നെ മനസ്സിലാക്കുക, അതിലൊരിക്കലും നമ്മൾ മായം കലർത്താതിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, അക്കാര്യം കർത്തവ്യം നിത്യം സദാ കർമ്മസമാചര നിർവർത്തയ. അതുകൊണ്ട് ഭഗവാനെ ഒരു ഭഗവാനെ നമുക്കറിയില്ല, ഭഗവാന്റെ നില എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഒരിക്കലും അതിനെ അനുകരിക്കരുത്, ആരും അങ്ങനെ അനുകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അസക്തോഹി അസക്തനായി യസ്മാ സമാചരൻ ഈശ്വരാർത്ഥം കർമ്മകുറുവൻ, ഈശ്വരാർത്ഥമായി കർമ്മം, ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യാന്ന് വെച്ചാൽ സ്വാർത്ഥത്തെ തേച്ച് കർമ്മം ചെയ്യുക എന്നർത്ഥം. ഈശ്വര സ്മരണയോടുകൂടി കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തെക്കുറിച്ചുള്ള കർമ്മത്തിനോടുള്ള ഉത്കടമായ ആഗ്രഹം, അഭിനിവേശം, കർമ്മഫലങ്ങളോടുള്ള അഭിനിവേശം, അതിന്റെ സ്ഥാനത്ത് ഈശ്വരനോടുള്ള അഭിനിവേശം, ഈശ്വരനോടുള്ള ആഗ്രഹം മനസ്സിൽ നിർത്തുക, അതാണ് ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ കർമ്മം ചെയ്ത് ഈശ്വരന് കൊടുക്കുക എന്നുള്ളത് അന്നമുണ്ടാക്കി ബാഹ്യമായി ഭഗവാന് നിവേദിക്കുന്നത് കൊണ്ട് അത് ഈശ്വരാർത്ഥമായ കർമ്മമാകത്തില്ല. അങ്ങനെ നിവേദിക്കുന്ന എത്രയോ പുരോഹിതന്മാരുണ്ട്, അവരൊന്നും കർമ്മയോഗികളല്ല. എല്ലാ ദിവസവും അന്നമുണ്ടാക്കിയിട്ട് നിവേദിക്കുന്നവരുണ്ട്, അമ്പലങ്ങളിൽ നിവേദിക്കുന്നവരുണ്ട്, അവരൊന്നും ഒരിക്കലും കർമ്മയോഗികളല്ല. അവർക്കൊരിക്കലും ഈ കർമ്മയോഗത്തിന്റെ തത്വം മനസ്സിലാക്കി ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവരച്ച് മാല കെട്ടി വിഗ്രഹത്തിൽ കൊണ്ട് ചാർത്തുക, അല്ലെങ്കിൽ നിവേദ്യം ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക, മണിയടിക്കുക, വിളക്ക് കൊളുത്തുക, ഇതൊക്കെയാണെന്ന് ആരും ധരിച്ചു പോരുത്. അത്തരം കർമ്മങ്ങളിലും ഈശ്വര സമർപ്പണം വന്നാൽ നല്ലത്, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇത് അമ്പലങ്ങളെ സംബന്ധിച്ചോ പുരോഹിതന്മാരെ സംബന്ധിച്ചോ പറയുന്ന ഒന്നല്ല ഈശ്വരാർത്ഥമായ കർമ്മം എന്ന് പറയുന്നത്. അതിൽ ഒതുക്കേണ്ട ഒരു കാര്യവുമല്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ആരും ഒരു പുരോഹിതനും ഈശ്വരാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ന് കരുതാൻ നിവർത്തിയില്ല. ചെയ്യുന്നവരുണ്ടായേക്കും അപൂർവമായി. പക്ഷേ ഒരുവന്റെ സർവപ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികളും ഈശ്വരാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സ്വാർത്ഥത്തെ ത്യജിച്ച് ദൃഢമായ ഈശ്വരാഭിനിവേശത്തോടുകൂടി ചെയ്യുക, ഈശ്വര ഭക്തിയോടുകൂടി ചെയ്യുക, അതാണ് ഈശ്വരാർത്ഥമായി ചെയ്യുന്ന. അങ്ങനെ കുറുവൻ അവൻ പരം മോക്ഷം ആപ്നോതി, അവൻ പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. പുരുഷ എങ്ങനെ ഇതവനെ മോക്ഷത്തിലെത്തിക്കുന്നു? ഈശ്വരൻ ഈശ്വരഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ എങ്ങനെ? സത്വശുദ്ധി ദ്വാരേണ, സത്വശുദ്ധിയിലൂടെ, ചിത്തശുദ്ധിയിലൂടെ ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ. അവിടെയാണ് ഈശ്വരഭക്തിയുടെ പ്രാധാന്യം. ഈശ്വരഭക്തി എന്ന് പറയുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈശ്വരഭക്തി? ഒരാൾ ഭക്തനാകുന്ന എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരപ്രസാദത്തിന് വേണ്ടിയിട്ട്, ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഒരുവൻ ഈശ്വരഭക്തനാകുന്നത്. സാധാരണ മനുഷ്യൻ അങ്ങനെയല്ല, അവനെ കാമങ്ങളാണ് ഈശ്വരഭക്തിക്ക് പ്രേരിപ്പിക്കുന്നത്. അമ്പലത്തിൽ പോയി മണിയടിക്കുന്നതും തൊഴുന്നതും അതും അവന്റെ ഒരു കാമനയാണ്. പക്ഷെ അത്തരം കാമന കൊണ്ടുള്ള ഭക്തിയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഈശ്വരപ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള ആ ഈശ്വരപ്രസാദം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് മുഖ്യമായും സത്വശുദ്ധി, അന്ധകരണ ശുദ്ധി തന്നെയാണ് ഈശ്വരപ്രസാദം. ആ അന്ധകരണത്തിന്റെ മാലിന്യങ്ങളെ ഒരു കർമ്മയോഗി നീക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഈശ്വരപ്രസാദമായി, ഈശ്വരന്റെ ഒരു വരദാനമായി അവന് കിട്ടുന്നു. അതിനുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഈശ്വരൻ തന്നെ അവനെ സഹായിക്കും. അതെങ്ങനെയാണ് ഈശ്വരൻ വന്ന് മാലിന്യത്തെ നീക്കം ചെയ്യുന്നത്? കാരണം അവന്റെ ഒരു കർമ്മയോഗിക്ക് ആ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് ദേശം, കാലം, അവസ്ഥ ഇതെല്ലാം അനുകൂലമായിരിക്കും. അപ്പൊ ദേശകാലങ്ങളൊന്നും തന്റെ നിയന്ത്രണത്തിലല്ല, ജീവന്റെ നിയന്ത്രണത്തിലല്ല. ദേശകാലങ്ങൾ, അവസ്ഥ ഇതെല്ലാം ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ഈ ദേശകാല അവസ്ഥകളെല്ലാം അനുകൂലമാക്കി കൊടുക്കുക, അതാണ് ഈശ്വരൻ ചെയ്യുന്നത്. ഈശ്വര അങ്ങനെയാണ് ഈശ്വരൻ അവന് ചിത്തശുദ്ധിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അവന് നിയന്ത്രണമില്ലാത്തതാണല്ല. വാസ്തവത്തിൽ ജീവന് കർമ്മത്തിൽ നിയന്ത്രണമില്ല, കർമ്മഫലത്തിൽ നിയന്ത്രണമില്ല. അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും രൂപപ്പെടുന്നത് ദേശകാല അവസ്ഥകൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ദേശകാലാവസ്ഥകളെ അവനനുകൂലമാക്കി കർമ്മത്തെയും കർമ്മഫലത്തെയും അവന് വിധേയമാക്കി കൊടുക്കുന്ന ആരാണോ അതിനാണ് ഈശ്വരന്റെ ആവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വര ബോധമുള്ളവനും ഈശ്വര ഭക്തി ഉള്ളവനുമേ കർമ്മയോഗം സാധ്യമാകും, അല്ലാത്തവനും കർമ്മയോഗം സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര ഭക്തിയിലൂടെയേ മുക്തിയും സാധ്യമാകും, ഭക്തിയിലൂടെ മാത്രമേ മുക്തി സാധ്യമാകും എന്നും നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഭാഷ്യകാരനും പറയും. പക്ഷെ ചിലർ ഇത് മനസ്സിലാക്കാതെ ചില പണ്ഡിതന്മാർ തന്നെ, ബുദ്ധിജീവികളായ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഭക്തി ആവശ്യമില്ല, ഭക്തി കൊണ്ട് മോക്ഷം കിട്ടത്തില്ല, അങ്ങനെ പറയുന്നു. ഒരു കാലത്തും പണ്ഡിതന്മാരാണ്, പക്ഷെ ബുദ്ധികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ പറയുന്നു ഭാഷ്യകാരൻ പറയുന്നു, ഗീതാകാരൻ പറയുന്നു ഈശ്വരാർത്ഥം. ഈശ്വരാർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വര ഭക്തി വന്നു കഴിഞ്ഞു, അതാണ് മുക്തിക്കുള്ള മുഖ്യമായ ഉപായം, അത് തന്നെയാണ്. അതിന് ഒരു ശാസ്ത്രകാരന്മാരും അദ്വൈതിയും എതിർക്കുന്നില്ല. അപ്പൊ ചില ചോദിക്കും, ചില പണ്ഡിതന്മാരും ചോദിക്കുന്ന അതാണ്, എന്നാ പിന്നെ എന്താണ് ജ്ഞാനം? ജ്ഞാനം കൊണ്ടേ മോക്ഷം സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജ്ഞാനം കൊണ്ടേ മോക്ഷം സാധ്യമാകൂ എന്ന് പറയുന്നിടത്ത് ഒരിടത്തും ഭക്തി കൊണ്ട് മോക്ഷം സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യ എഴുതിയിട്ടുള്ള ഭാഷ്യം മൊത്തം പരിശോധിച്ചു നോക്കുക, ഒരു സ്ഥലത്തും ഭക്തിയെ നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ഭക്തിയും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെ. രണ്ടും രണ്ടല്ല. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയഭക്തി, അതിനാണ് നിഷേധിച്ചിരിക്കുന്നത്. വിഷയകാമന, അതൊരു ഭക്തിയാണ്, അതിനെ നിഷേധിച്ചിട്ടുണ്ട്. മറിച്ച് ഈശ്വര ഭാവന, ഈശ്വര ബോധം, അതുതന്നെയാണ് ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഭക്തി. അതുകൊണ്ട് ഒരിക്കലും ഭക്തിയെ ശങ്കരാചാര്യർ നിഷേധിച്ചിട്ടില്ല. അസമയം കർമ്മത്തെ നിഷേധിച്ചിട്ടുണ്ട്, യോഗത്തെ നിഷേധിച്ചിട്ടുണ്ട്, എല്ലാം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും ഭക്തിയെ ശങ്കരാചാര്യർ അദ്വൈതത്തിൽ നിഷേധിക്കുന്നു. ശങ്കരാചാര്യരല്ല, ഒരു അദ്വൈതിയും നിഷേധിക്കുന്നുണ്ട്. എന്തിനാ? ഒരു സാധനാ മാർഗത്തിലും നിഷേധിക്കുന്നില്ല. അത്തരം ഈ പറയുന്ന തരത്തിൽ ഭക്തിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാത്ത ഒന്നാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൽ പോലും ഭക്തി നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഈശ്വര പ്രണിധാനാത്മ, അവിടെ ഈശ്വര പ്രണിധാനത്തെക്കുറിച്ച് പറയാൻ ഒരു സൂത്രം തന്നെ പ്രത്യേകിച്ചുണ്ട്. അതിനവിടെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നാലും ഭക്തിയെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ഈശ്വര ബോധമില്ലാതെ, ഈശ്വര ഭക്തിയില്ലാതെ ഒരാൾക്കും കർമ്മയോഗം സാധ്യമല്ല. അതുകൊണ്ടിവിടെ പറയും ഈശ്വരാർത്ഥം കർമ്മകുറവൻ, ഈശ്വരാർത്ഥമായി കർമ്മത്തെ ചെയ്യുന്നവൻ പരം മോക്ഷം ആപ്നോതി സത്യശുദ്ധി ദ്വാരേണ എന്നാണ്. പക്ഷേ ഈ അദ്വൈത സിദ്ധാന്തത്തെ ശങ്കരാചാര്യരുടെ ഭാഗികമായിട്ട് മനസ്സിലാക്കിയിട്ട് പലരും, പല പണ്ഡിതന്മാരും ഇതിനെ നിഷേധിക്കുന്നു. അതവരുടെ വിവരക്കേട് എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? അത് ഈശ്വരൻ ക്രമേണ അവർക്ക് ഈ ബോധം കൊടുക്കും. എന്തായാലും അത് കുറെ ഇങ്ങോട്ട് വന്നല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈശ്വരൻ മനസ്സിൽ ഈ ഭക്തിയെ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈശ്വര ഭക്തിയാണ് ഇതിനുള്ള മുഖ്യമായ ഉപായം. ഈശ്വര ഭക്തിയും ഈശ്വര ബോധവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ പൂർവാചാര്യന്മാർ. അതുപോലെ തന്നെ നമ്മുടെ അദ്വൈതത്തിന്റെ സമ്പ്രദായത്തിൽ, അദ്വൈതത്തിനൊരു സമ്പ്രദായമുണ്ട്, ഇതിനൊരു അധ്യയന പരമ്പരയുണ്ട്. ഈ സമ്പ്രദായങ്ങളിലൊന്നും ഒരിടത്തും ഭക്തിയെ നിഷേധിക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് ചില ആൾക്കാർ സ്വയം ആചാര്യന്മാരായി പുസ്തകങ്ങളെല്ലാം വാങ്ങി തനിയെ വായിച്ച് പഠിച്ച് അദ്വൈതം മറ്റുള്ളവരെ പഠിപ്പിച്ച് ഗുരുക്കന്മാരായിട്ടുള്ള ചിലരുണ്ട്. അവരാണ് ഈ ഭക്തിയും മറ്റും നിഷേധിക്കുന്നത്. അതൊരിക്കലും അദ്വൈതത്തിന്റെ സിദ്ധാന്തമേ അല്ല. അത് ഈ ഭാഗങ്ങളിൽ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാനതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ, കർമ്മയോഗിക്ക് ഈശ്വരന്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി, ഒരു പകർച്ചവ്യാധി ഇവിടെയും കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിന് ഞാൻ പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയുന്നത്. അത് ഭാഷ്യത്തെ ഉദ്ധരിച്ചുകൊണ്ടിരുന്നു. ഈശ്വരാർത്ഥം അകർമ്മം ചെയ്യുന്നവൻ പരം മോക്ഷമാപ്നോതി, ഇത് അർജുനു വേണ്ടി പറയുകയാണ്. നേരത്തെ ഭഗവാൻ പറഞ്ഞ സ്വന്തം കാര്യം, ഇവിടെ ഇപ്പോൾ പറയുന്നത് അർജുനു വേണ്ടി. അപ്പോൾ സ്വന്തം കാര്യത്തെ ഭഗവാൻ പറയുന്നത് ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലുമല്ല, ചില കാര്യങ്ങളെ മാതൃകയാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ മാതൃകയാക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ട് ഈ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഭാഗങ്ങൾ മാത്രം മാതൃകയാക്കുക, മനസ്സിലാകാത്ത ഭാഗങ്ങളെ ഒരിക്കലും മാതൃകയാക്കി സ്വീകരിക്കാതിരിക്കുക. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. തസ്മാ, അതുകൊണ്ട് അസക്ത, അസക്തനായി അസക്തനാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ആഗ്രഹങ്ങളില്ലാത്തവനായി ആണ് ആസക്തൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. സതതം, നിരന്തരം കാര്യം കർമ്മ സമാചര, കർത്തവ്യമായ പ്രവർത്തികളെ, അത് അടിവരയിട്ട് മനസ്സിലാക്കണം. കാര്യം കർമ്മ കർത്തവ്യമായ പ്രവൃത്തികളെ സമാചര, സമ്യക്കായി അനുഷ്ഠിക്കൂ, നല്ലവണ്ണം ചെയ്യൂ. പ്രവൃത്തി പ്രവൃത്തിയെ എങ്ങനെയെങ്കിലും ചെയ്താലും പോരാ, നല്ലവണ്ണം തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ പ്രവൃത്തികളിൽ കഴിയുന്നത് ന്യൂനത കൂടാതെ ചെയ്യണം. ഉദാസീനതയോടോ ഉത്തരവാദിത്വമില്ലാതെയോ കർമ്മങ്ങൾ ചെയ്യരുത്. കഴിയുന്നത് എത്രമാത്രം എന്നുള്ളത് ആ വ്യക്തിയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് കഴിയുന്നതും ഭംഗിയായി പൂർണ്ണമായി തന്നെ കർമ്മങ്ങളെ, കർത്തവ്യമായ കർമ്മങ്ങളെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവനായ പുരുഷ, ജീവൻ, അസക്ത ആചരൻ, അസക്ത കർമ്മ ആചരൻ പുരുഷ, അങ്ങനെ അസക്തനായി ആശകളെല്ലാം പരിത്യജിച്ചുകൊണ്ട് കർമ്മത്തെ ആചരൻ അനുഷ്ഠിക്കുന്നവനായ മനുഷ്യൻ പരം ആപ്നോതി, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത് അജ്ഞാനിയുടെ കർമ്മനിഷ്ഠയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, അസക്തോ ഹ്യാചരൻ കർമ്മ, പരം ആപ്നോതി പുരുഷ. അതിനി താൻ ഈ പറയുന്നത് തികച്ചും പ്രാമാണികമാണ്, തന്റെ ഒരു മനസ്സിന്റെ കൽപ്പനയല്ല എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. കർമ്മണൈവ ഹി സംസിദ്ധി അസ്ഥിതാജനകാദയ ലോകസംഗ്രഹമേവാപി സംവശ്യൻ കർത്തുമർഹസി യസ്മാസ കർമ്മണൈവ കർമ്മണൈവ ഹി യസ്മാ പൂർവീ ക്ഷത്രിയാഹ വിദ്വാംസ സംസിദ്ധി മോക്ഷം ഗന്ധുമാസ്ഥിതാഹ പ്രവൃത്താഹ. കർമ്മണൈവ ഹി കർമ്മം കൊണ്ട് തന്നെ യസ്മാ പൂർവീ പൂർവകാലങ്ങളിൽ ക്ഷത്രിയന്മാർ, എന്നുവെച്ചാൽ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാർ, അർജുനനിവിടെ ക്ഷത്രിയനാണ്, അർജുനെ പോലെയുള്ള ക്ഷത്രിയന്മാരായ വിദ്വാംസഹ വിദ്വാൻമാർ, അവർ സംസിദ്ധിം മോക്ഷം ഗന്ധമാസ്ഥിതാഹ പ്രവൃത്താഹ. ഇവിടെ ക്ഷത്രിയൻ എന്ന് പറയുന്നത് ആരെയാണ്? ജനകനെയാണ് പറയുന്നത്. ജനകൻ ഒരു ക്ഷത്രിയനായിരുന്നു. പക്ഷെ ജനകന് ക്ഷത്രിയനെന്നും പ്രത്യേകിച്ച് ഭഗവാൻ പറഞ്ഞില്ല, പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞു ക്ഷത്രിയനാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്? ക്ഷത്രിയനെന്ന് പറഞ്ഞത് കാര്യത്തിൽ ശങ്കരാചാര്യർക്ക് ഒരല്പം നിർബന്ധമുണ്ട്. ആർക്കും എന്നോട് വിരോധം തോന്നരുത്. കാരണം ഇപ്പോൾ ജ്ഞാനിയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് ഗുണകർമ്മങ്ങളനുസരിച്ചാണ് ഒരുവനെ ആരെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഗുണകർമ്മങ്ങളനുസരിച്ച് ജ്ഞാനിയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബ്രാഹ്മണൻ എന്നേ വിളിക്കത്തുള്ളൂ നമ്മൾ പഠിച്ചതനുസരിച്ച്. പക്ഷെ ശങ്കരാചാര്യ ക്ഷത്രിയനെന്നേ പറയും. നമ്മുടെ അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ ജനകനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണം, അർജുനനെ ക്ഷത്രിയനെന്ന് വിളിക്കണം, ആയിക്കോട്ടെ. പക്ഷെ ജനകനെ ബ്രാഹ്മണൻ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ അങ്ങനെ വിളിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിക്കുക എന്താണ്? ക്ഷത്രിയൻ. ഇത് മൂപ്പർക്കുള്ള ഒരു വാശിയാണ്. അത് നമ്മൾ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ആചാര്യസ്വാമികളാണ്, നമുക്കൊന്നും വിമർശിച്ച് പറയാൻ അവകാശമില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം ജനകനെ ക്ഷത്രിയനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷത്രിയ വിദ്വാംസ, ജനകനെ പോലെയുള്ള ക്ഷത്രിയന്മാർ. പക്ഷെ ജനകനെ ഇപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ പറയുന്നു അവർ ബ്രാഹ്മണരാണ്, ജനകനും ബ്രാഹ്മണനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസിദ്ധി മോക്ഷം ഗന്ധമാസ്ഥിതാഹ പ്രവൃത്താഹ. അവരെന്ത് ചെയ്തു? മോക്ഷത്തെ, മോക്ഷം ഗന്ധം, മോക്ഷത്തെ പ്രാപിക്കുന്നതിന് പ്രവൃത്താഹ എന്നൊക്കെയാണ്. അതായത് ഇവിടെ ഭാഷകാരൻ പറയുന്നത് മുമ്പ് ചില ക്ഷത്രിയന്മാര് വിദ്വാൻമാര് ജനകനെ പോലെയുള്ളവർ മുമ്പും പറഞ്ഞു സംസിദ്ധിം മോക്ഷം ഗന്ധം, മോക്ഷത്തെ പ്രാപിക്കുന്നതിന് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. എങ്ങനെ? കർമ്മം കൊണ്ട് തന്നെ എന്നാണ്. അപ്പൊ ശങ്കരാചാര്യന്റെ സിദ്ധാന്തമനുസരിച്ച് ജ്ഞാനം കൊണ്ടാണ് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ജനകനും മറ്റും എന്താണ്? കർമ്മം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചതെന്നാണ്. കർമ്മണൈവ എന്നാണ് ഇവിടെ ഗീതാകാരൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. കർമ്മം കൊണ്ട് തന്നെ ഏവ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? കർമ്മം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏവകാരം എന്തിനു ഉപയോഗിച്ചു? കർമ്മത്തെ ഉപേക്ഷിക്കാതെ തന്നെ. കർമ്മത്തെ ഉപേക്ഷിച്ചതേ ഇല്ല. കർമ്മത്തെ ഉപേക്ഷിക്കാതെ കർമ്മം കൊണ്ട് തന്നെ അത് പ്രാപിച്ചു. പ്രവൃത്താഹ കേ ജനകാദേഹ ജനക അശ്വപതി പ്രഭൃതേഹ ജനകൻ അശ്വപതി എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരെ കുറിച്ച് ഇതിഹാസങ്ങളിലും മറ്റും പറയുന്നുണ്ട്. അങ്ങനെയുള്ള രാജാക്കന്മാര് കർമ്മം കൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നതിന് പ്രവർത്തിച്ചു എന്നാണ്. കർമ്മത്തെ ത്യജിക്കാതെ എന്നുള്ളതാണ്. മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കർമ്മത്തെ ത്യജിക്കണമോ? ആ മാർഗത്തിൽ ഇവിടെ ഭഗവാൻ പറയുന്നത് ത്യജിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ അർജുനൻ ത്യജിച്ചതുപോലെ ത്യജിക്കേണ്ട, കർമ്മം കൊണ്ട് തന്നെ എന്നാണ് എന്ന് പറഞ്ഞപ്പോ ആചാര്യസ്വാമിക്ക് ഒരു സമാധാനമില്ല. ഇത്രയും വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പറയുന്നു ഏതിതേ പ്രാപ്ത സമ്യക് ദർശനാഹ തഥ ലോകസംഗ്രഹാർത്ഥം പ്രാരബ്ധ കർമ്മത്വാ കർമ്മണ സഹ ഏവ ആ സന്യസ്യ ഏവ കർമ്മ സംസിദ്ധിം ആസ്ഥിതാഹ ഇത്യർത്ഥ. ആചാര്യസ്വാമികൾ പറയുന്നു ഇതിതേ പ്രാപ്ത സമ്യക് ദർശനാഹ, ഇവരെല്ലാം ജ്ഞാനനിഷ്ഠന്മാരായിരുന്നു. കർമ്മം ഇരുന്നോട്ടെ അതേ ഉപേക്ഷിച്ചോട്ടെ, അത് വിഷയമില്ല. അവർ ജ്ഞാനനിഷ്ഠന്മാരായിരുന്നു എങ്കിൽ തഥ അതുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം, ലോക സംഗ്രഹത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി പ്രാരബ്ധ കർമ്മത്വാ, അവന്റെ കർമ്മങ്ങൾ പ്രാരബ്ധ കർമ്മമായിരുന്നത് അങ്ങനെയുള്ള കർമ്മണ സഹ ഏവ ആ കർമ്മങ്ങളോടൊപ്പം തന്നെ. എന്നുവെച്ചാൽ എന്താണ്? അസന്യസീവ അവരുടെ ആ ജീവിതത്തിൽ സന്യാസം എന്ന് പറയുന്ന ഒന്ന് കാണുന്നില്ല. കർമ്മങ്ങളെ ത്യജിക്കാതെ തന്നെ എന്ത് ചെയ്തു? കർമ്മ സംസിദ്ധിം ആസ്ഥിതാഹ, അവർ കർമ്മ സംസിദ്ധിയെ പ്രാപിച്ചു. കർമ്മങ്ങളോട് കൂടി തന്നെ അവർ കർമ്മ സംസിദ്ധിയെ അവർ പ്രാപിച്ചു എന്നുവെച്ചാൽ മോക്ഷം വരെ എന്നുള്ള അർത്ഥം എടുക്കാം എന്നൊരർത്ഥം പറയാം. ഇനി അത് അപ്രാപ്ത സമ്യക് ദർശന ജനകാദേഹ വേറൊരു പക്ഷാന്തരം കൂടെ പറയുകയാണ്. ഇങ്ങനെ ഒരു പക്ഷാന്തരം കൂടെ ഉന്നയിക്കേണ്ട യാതൊരു സന്ദർഭവുമില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ജനകൻ കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധിയെ പ്രാപിച്ചു എന്നാണ്. അപ്പോ സ്വസിദ്ധാന്ത സ്ഥാപന വ്യഗ്രത എന്ന് പറയുന്ന ഒരു ദോഷം ശങ്കരാചാര്യർ ചിലരൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ ചിലർക്ക് ആവശ്യമില്ലാതെ ചില നിർബന്ധങ്ങൾ പിടിക്കും. ഭഗവാൻ പറഞ്ഞു എന്താണ്? കർമ്മം കൊണ്ട്, അത് സ്പഷ്ടമാണ്. പിന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർമ്മം കൊണ്ട് ജനകൻ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു, അതാ ഇനി മറിച്ച് ഈ പറഞ്ഞതിനൊരു ഒരു കറക്ഷൻ കൂടെ വരുത്തുന്നു, ഒരു തിരുത്തലൂടെ തന്റെ സംഭാവനയായിട്ട്. അപ്രാപ്ത സമ്യക് ദർശന ജനകാദേഹ, ഈ ജനകനൊന്നും മോക്ഷം ഉണ്ടായില്ല എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതേണ്ട യാതൊരു സന്ദർഭവും ഇവിടെ ഇല്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു പക്ഷാന്തരമേ പറഞ്ഞിട്ടില്ല. എന്നാലും ശങ്കരാചാര്യർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. അത് തുറന്നു പറയാതെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് തുറന്നു പറയാതിരിക്കുന്ന എങ്ങനെ? തുറന്നു പറയാതിരിക്കത്തക്ക ബാധ്യതയൊന്നും എനിക്ക് ശങ്കരാചാര്യരോടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് അപ്രാപ്ത സമ്യക് ദർശന ജനകാദയായി, ഈ ജനകനും മറ്റും സമ്യക് ദർശനം ഉണ്ടായില്ല എന്ന് കരുതുകയാണെങ്കിൽ, അങ്ങനെ ഇപ്പം അങ്ങനെ കരുതേണ്ട ആവശ്യം ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഭഗവാൻ പറഞ്ഞോ? പറഞ്ഞിട്ട്. എന്നാലും ഭാഷ്യകാരൻ പറയുകയാണ്, തഥാ കർമ്മണ, കർമ്മം കൊണ്ട് സത്വശുദ്ധി സാധനഭൂതേന, അതെന്താണ്? ചിത്തശുദ്ധിക്ക് കാരണമാണ്. അതുകൊണ്ട് ക്രമേണ സംസിദ്ധിയും ആസിതാഹ, അവർക്ക് ക്രമേണ സംസിദ്ധി ഉണ്ടായി. ഇതി വ്യാഖ്യേയ ശ്ലോക, എന്നുകൂടെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചാലേ ആചാര്യസ്വാമികൾക്ക് സമാധാനം വരത്തുള്ളൂ എന്നാണ്. അതിന്റെ ആവശ്യമുണ്ടെന്ന് നമ്മുടെ പാഴ്ബുദ്ധിയിൽ തോന്നുന്നില്ല. പക്ഷേ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, നമുക്കതിനെ വിമർശിക്കാനൊന്നുമുള്ള കെൽപ്പില്ല, അതുകൊണ്ട് വിമർശിക്കുന്നില്ല. പക്ഷേ ഇത് അല്പം അധിക പ്രസംഗമാണെന്നാണ് എന്റെ പക്ഷം. നിങ്ങളുടെ പക്ഷം എന്താണ് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാനിങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയരുത്. ശങ്കരാചാര്യ അങ്ങനെ പറഞ്ഞു എന്നും പഠിപ്പിച്ചു എന്നും നിങ്ങൾ ആരുടെ പോയി പറയരുത്. ഇവിടെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം വന്നിരിക്കുന്നു. എന്താണ് ഭഗവാൻ പറഞ്ഞത്? കർമ്മം കൊണ്ട് ശങ്കരാചാര്യർ ജനകൻ സംസിദ്ധി മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത്. ഇനി അങ്ങനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ എന്നൊരു പക്ഷാന്തരം ഉന്നയിച്ചിട്ടൊന്ന് പറഞ്ഞു. അത് ഏതുപോലെ ഈ ആവശ്യമില്ലാത്തടത്ത് ക്ഷത്രിയൻ മറ്റവനെന്നൊക്കെ എഴുതി ചേർക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെയുണ്ട് ഇടയ്ക്കിടെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഒരു പക്ഷാന്തരം ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ജനകന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ എന്താ? ജനകന് മോക്ഷം കിട്ടിയില്ലെന്ന് അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട യാതൊരു സന്ദർഭവും ഇവിടെയില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു പക്ഷാന്തരം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നു. കർമ്മം കൊണ്ട് എന്തുകൊണ്ട്? ജനകൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് മോക്ഷം കിട്ടണം, മോക്ഷം കിട്ടാൻ പാടില്ല. ബ്രാഹ്മണന് മാത്രമേ മോക്ഷം പാടുള്ളൂ എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൂടെ പറയണമല്ലോ. ബ്രഹ്മസൂത്രത്തിൽ അവശുദ്രാധികരണത്തിന്റെ അവസാനം ശങ്കരാചാര്യർ പറഞ്ഞു, ബ്രാഹ്മണന് മാത്രമല്ല എല്ലാവർക്കും മോക്ഷം കിട്ടാം, മോക്ഷത്തിന് ഉള്ള അവകാശത്തെ ആർക്കും നിഷേധിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു കാര്യം തറപ്പിച്ചു പറഞ്ഞു, വേദം പഠിക്കുന്നതിന്, വേദം പഠിച്ച് അതിലൂടെ പോകുന്നതിന് ത്രൈവർണ്ണീയർക്ക് മാത്രമേ അവകാശമുള്ളൂ, ശൂദ്രന് അവകാശം ഇല്ല എന്നവിടെ പറഞ്ഞു. പക്ഷെ ഈ സന്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ മധുസൂദന സരസ്വതിയെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ ആചാര്യന്മാരെല്ലാം പറയും, ഈ സന്യാസത്തിന് ക്ഷത്രിയൻ അവകാശമില്ല. അവിടെ തർപ്പിച്ചു പറയും ഈ ഭാഗം മറ്റു വ്യാഖ്യാനങ്ങളെടുത്ത് നോക്കുമ്പോൾ. ശൂദ്രന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അതേസമയം ഇതിന് ഇവിടെ തന്നെ ഗീതയുടെ വ്യാഖ്യാതാക്കൾ, പ്രാചീനന്മാരായ ചില വ്യാഖ്യാതാക്കൾ അതിനെ നിഷേധിക്കുന്നുണ്ട്. അവർ പറയും, ഈ പറയുന്നു തികച്ചും അസംബന്ധമാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഈ മൂന്ന് കൂട്ടർക്ക് സന്യാസാവ എന്ന് പറയുന്നു. അങ്ങനെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്നാലും ശൂദ്രന് സന്യാസം പറഞ്ഞിട്ടില്ല. ശൂദ്രൻ സന്യസിച്ചു കഴിഞ്ഞാൽ ശംഭുവിന്റെ ഗതി വരുമെന്നുള്ളതാണ്. നമ്മുടെ മിക്കവാറും ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായം. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ഈ ഭാഷ്യങ്ങളെല്ലാം എടുത്ത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. അത് എന്താണ്, ബ്രഹ്മവിദ്യയിൽ വന്ന ഒരു വൈകൃതം എന്നുള്ള എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം സത്യം പറയണമെന്നാണല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിനെ തിരിച്ചും മറിച്ചുമൊക്കെ പറയുന്നു. അതുകൊണ്ട് ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇങ്ങനെയാണ് ഈ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞിരിക്കുന്നത്. മനസ്സനുസരിച്ച് ഇതൊക്കെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ക്ഷത്രിയൻ സന്യസിക്കാൻ പാടില്ല എന്ന്. അപ്പം പറയും അതൊക്കെ ഗുണത്തെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഗുണത്തെ എടുത്തുകൊണ്ടല്ല ഇവർ സംസാരിക്കുന്നതിനുള്ളതിന് തെളിവാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ക്ഷത്രിയാഹ ജനകനക്ഷത്രിയൻ എന്ന് പറഞ്ഞു. ജ്ഞാനമാണ് ബ്രാഹ്മണന്റെ ലക്ഷണമെങ്കിൽ ജനകനങ്ങനെ ക്ഷത്രിയനാകും. ഒരിക്കലും അകത്തിലൂടെ ക്ഷത്രിയ എന്ന് പറയേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ചില കരടുകൾ, ചില പുഴുക്കുത്തുകളൊക്കെ നമ്മുടെ ഈ ഭാഷ്യത്തിനും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നതാണ് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് നല്ലത്. അതുകൊണ്ട് അടുത്ത് മുമ്പോട്ട് പോകാം. എന്താണ് അധമന്യസേ പൂർവൈരവി ജനകാദിഭിരപ്പി അജാനദ്ഭിരേവ കർത്തവ്യം കർമ്മകൃതം തവത നവശ്യം അന്യേന കർത്തവ്യം സമ്യക് ദർശനവത കൃതാർത്ഥേനീതി തഥാപി പ്രാരബ്ധകർമായത്തഹത്വം ലോകസംഗ്രഹമേവാവി ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം ലോകസംഗ്രഹ തമേവാവി പ്രയോജനം സമ്പശ്യൻ കർത്തും അർഹസി എന്ന് പറയുന്നു. പൂർവൈരവി ജനകാദിഭി പൂർവത്തിലുള്ള ജനകനും മറ്റും എന്താണ് ആ ജാനദ്ധിരേവ കർത്തവ്യം കർമ്മകൃതം, അവർ അജ്ഞാനികളാണ് എന്നാണ്, അവരൊന്നും അറിവില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ കർത്തവ്യമായ കർമ്മം ചെയ്തു, ജ്ഞാനികളായിരുന്നില്ല. താവത അവശ്യം അന്യേന കർത്തവ്യം സമ്യക് ദർശനവത കൃതാർത്ഥേന, അതുകൊണ്ട് എന്താണ് അന്യർ സമ്യക് ദർശനമുള്ളവർ കൃതാർത്ഥന്മാര് അവരെന്ത് ചെയ്യണം, അവശ്യം കർമ്മം ചെയ്യണം. തഥാപി പ്രാരബ്ധകർമായത്തഹ പ്രാരബ്ധകർമ്മത്തിനനുസരിച്ച് ത്വം ലോകസംഗ്രഹമേവാവി ലോകസംഗ്രഹത്തെ കരുതിയെങ്കിലും ലോകസ് ഉന്മാർഗ പ്രവൃത്തി നിവാരണം ലോകം ദുർമാർഗത്തിൽ പ്രവർത്തിക്കരുത്, അതിനെ തടയുന്നതിന് വേണ്ടി ലോകസംഗ്രഹമേവാവി പ്രയോജനം സമ്പശ്യൻ ലോകസംഗ്രഹം എന്ന് പറയുന്ന പ്രയോജനത്തെ കണ്ടുകൊണ്ടാണെങ്കിലും കർമ്മ കർത്തും അർഹസി നീ കർമ്മം ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് അർജുനോട് പറയുന്നു. ഇനി ശ്ലോകത്തിൽ നോക്കുക. കർമ്മണ ഏവ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കർമ്മത്തെ ത്യജിക്കാതെ തന്നെ ജനകാദേഹ ജനകൻ തുടങ്ങിയ പൂർവ രാജാക്കന്മാർ സംസിദ്ധി മോക്ഷത്തെ ആശ്ചിതാഹ പ്രാപിച്ചിട്ടുണ്ട്. ഹി അതുകൊണ്ട് ഇക്കാര്യം വ്യക്തമായിരിക്കെ ലോകസംഗ്രഹമേവാപി ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും സമ്പശ്യൻ അതിനെ മനസ്സിലാക്കിയിട്ടാണെങ്കിലും ലോകസംഗ്രഹ ബുദ്ധിയോടുകൂടിയിട്ടാണെങ്കിലും സമ്പശ്യൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും. കർമ്മയോഗത്തിന്റെ എല്ലാ തത്വങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കർത്തും അർഹസി നീ കർമ്മം ചെയ്ത് തന്നെ തീരണം. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്തിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തും അർഹസി. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം.